ഗുരു പരമ്പരയെ സ്മരിച്ചു. സൂത്രസാങ്കര ഭാഷയിൽ അധ്യായം 1 പാദം 3 അധികരണം 4 സൂത്രം 13 ഈക്ഷതി കർമ്മ അധികരണം. ഈക്ഷതി കർമ്മ വ്യപദേശാത് യദ്വൈ സത്യകാമ പരം ച പരം ച ബ്രഹ്മ ഇത് ഓങ്കാര തസ്മാൻ വിദ്വാൻ ഏതേനൈവ ആയതനേന ഏകതരമന്വേനി അന്വേതി ഇതി പ്രകൃതിയെ ശ്രൂയതേ യ പുനരേതം ത്രിമാത്രേണ ഓമിത്തി ഏതേനൈവ അക്ഷരേണ പരം പുരുഷം അഭിധ്യായീത ഇതി കിം അസ്മിൻ ബാക്കി പരം ബ്രഹ്മ അഭിധ്യാതവ്യം ഉപദിശ്യതി അഹോസി അപരമിതി. ഇവിടെ പിപ്പലാദൻ ശിഷ്യനായ സത്യകാമനെ ഉപദേശിക്കുന്ന ഭാഗമാണ്. ാണ് ഏതദ്വൈ സത്യകാമ അല്ലയോ സത്യകാമ പരം അപരം ശബ്രഹ്മ ബ്രഹ്മം രണ്ടാണ്. ഒന്ന് പരബ്രഹ്മം, മറ്റൊന്ന് അപരബ്രഹ്മം അല്ലെങ്കിൽ കാര്യഗ്രഹം ബ്രഹ്മ ഹിരണ്യഗർഭൻ എന്നെല്ലാം പറയും. പിന്നെ ഇത് ഓങ്കാര ഈ ഓങ്കാരം എന്ന് പറയുന്നത് ഇതിന്റെ ഉപാസനയ്ക്കുള്ളതാണ്. ഇവിടെ പറയുന്നത് സൈ പ്രതിമായ വിഷ്ണോ തസ്യ പ്രതീക ബ്രഹ്മത്തിന്റെ പ്രതീകമാണ്. എങ്ങനെയാണ് വിഷ്ണുവിന് പ്രതിമ, വിഷ്ണുവിന്റെ പ്രതിമ പ്രതീകമായിരിക്കുന്നത് പോലെ ബ്രഹ്മത്തിന് പ്രതീകമാണ് ഓങ്കാരം. ഇവിടെ പറയുന്നത് ക്രമമുക്തിയെ കുറിച്ചാണ്. ഓങ്കാര ഉപാസകൻ ഓം എന്ന ശബ്ദത്തെ പ്രതീകമായി സ്വീകരിച്ചുകൊണ്ട് പ്രണവത്തെ ഉപാസിക്കുന്നവൻ ക്രമമുക്തി, അതാണ് ഞാൻ അധികാരത്തിൽ പറയുന്നത്. ക്രമമുക്തി എന്ന് പറയുമ്പോൾ അവൻ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് മുക്തനായിത്തീരുന്നു. സദ്യമുക്തി എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ തത്വശ്രവണം കൊണ്ട്. ഇവിടെ പറയുന്ന ഉപാസനയാണ് തസ്മാത് പ്രണവം ബ്രഹ്മാത്മന വിദ്വാൻ. അതുകൊണ്ട് ആരാണോ പ്രണവത്തെ ബ്രഹ്മസ്വരൂപമായി ഉപാസിക്കുന്നത്, പ്രണവം തന്നെ ബ്രഹ്മം എന്നിങ്ങനെ, ആ പ്രതീകം തന്നെയാണ് ബ്രഹ്മമെന്ന് ഉപാസിക്കുന്നത്. ആണ് പ്രണവം ബ്രഹ്മാത്മന വിദ്വാൻ. ഏതെനൈവ ഓങ്കാര ധ്യാനേന ആ പ്രണവം തന്നെ ബ്രഹ്മം എന്ന് കരുതി ആ പ്രണവത്തെ ധ്യാനിക്കുന്നു. എങ്ങനെ? ഒരു പ്രത്യേക ചിത്രം വരച്ചു വെച്ചിട്ട് ഈ ചിത്രം തന്നെയാണ് വിഷ്ണു എന്ന് കരുതി ആ ചിത്രത്തെ ധ്യാനിക്കുന്നത് പോലെ അതെന്താണ് ബ്രഹ്മപ്രാപ്തി സാധനമാണ്. അങ്ങനെ പ്രാപിക്കുന്നവൻ അവിടെ പറയുന്നു യഥാധ്യാനം പരം അപരം അന്വേദി പ്രാപ്തനവതി. അങ്ങനെ പ്രണവത്തെ ധ്യാനിക്കുന്നു, പ്രണവത്തെ തന്നെ ബ്രഹ്മമായി കരുതിയിട്ട് ആ പ്രണവത്തെ ധ്യാനിക്കുന്നവൻ പ്രതിമയെ ധ്യാനിക്കുന്നവൻ. നമ്മളങ്ങനെയാണല്ലോ സാധാരണ, കാരണം ധ്യാനിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു രൂപം മനസ്സിനാവശ്യമാണ്. അപ്പൊ ദേവതകളും മറ്റും എന്താണ്? അരൂപികളാണ്. കാരണം അവർ ഈ ഭൗതിക ലോകത്തുള്ളവരുണ്ട്. ദേവതകളുടെ മറ്റും ലോക സൂക്ഷ്മലോകം എന്ന് പറയും. സൂക്ഷ്മലോകത്തുള്ളതൊന്നും നമ്മുടെ ചക്ഷുരിന്ദ്രിയത്തിന് വിഷയമാകത്തില്ല. എങ്ങനെയാണ് ഇവിടെയുള്ള രൂപങ്ങൾ കാണുന്നത് അതുപോലെ അത് കാണാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദേവതകളെ ധ്യാനിക്കാൻ, ദേവതകളുടെ രൂപത്തെ ധ്യാനിക്കാൻ സാധ്യമല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ രൂപം അലൗകികമാണ്, സൂക്ഷ്മമാണ്, അത് ചക്ഷുഗ്രാഹ്യമല്ല, ചക്ഷുരിന്ദ്രിയം കൊണ്ട് അത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അവിടെ എന്ത് ചെയ്യും? ദേവതകൾക്കൊരു രൂപത്തെ സങ്കല്പിക്കും. വിഷ്ണു ഇങ്ങനെയാണ്, ശിവൻ ഇങ്ങനെയാണ്, ആ രൂപത്തെ ദേവതയായി ധ്യാനിക്കുന്നു. അതാണ് ഓങ്കാരത്തെ ബ്രഹ്മമായി ധ്യാനിക്കുന്നു എന്ന് പറയുന്നു. അത് രൂപത്തെ ധ്യാനിക്കുന്നവർക്കെല്ലാം അറിയാം, വാസ്തവത്തിൽ ആ രൂപമല്ല, പക്ഷെ അങ്ങനെ ധ്യാനിക്കുന്നു, അതിന് ഫലമുണ്ടാകുന്നു. ഇവിടെ പറയുന്നു പരമ്പ അപരമ്പ ഞേതി, പരംബ്രഹ്മത്തെ അല്ലെങ്കിൽ അപരബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്നാണ് മന്ത്രം പറയുന്നത്. വിദ്വാൻ ഉപാസകൻ ഏതേന ആയത്തിനേന, ഈ ഓങ്കാരം എന്ന് പറയുന്ന ഈ ഉപായത്തിലൂടെ, പ്രതീകത്തിലൂടെ ഏകതരം പരം അല്ലെങ്കിൽ അപരം ഒന്നിനെ പ്രാപിക്കുന്നു. ഇതിനെ ക്രമമുക്തി എന്ന് പറയുന്നു. ഇത് പ്രകൃതി ശ്രൂയത അവിടെ അത് കഴിഞ്ഞു പറയുന്നു എന്ന് തുടങ്ങിയിട്ട് എന്താണ് ഈ പുനരേതം ത്രിമാത്രേണ. അവിടെ പറയുന്നു അതിന് മൂന്ന് മാത്രകളാണ്. ഒന്നാമത്തെ മാത്രമാണ് എറുക്ക്, രണ്ടാമത്തെ മാത്രമാണ് എജസ്, മൂന്നാമത്തെ മാത്രമാണ് സാമം എന്നെല്ലാം പറയും. അപ്പോൾ അതിന് ഒന്നാമത്തെ മാത്രമേ ഉപാസിക്കുന്നു, അതിനെ എർക്ക് അഭിന്നമായി ഉപാസിക്കുക, എജ് അഭിന്നമായി ഉപാസിക്കുക, സാമ അഭിന്നമായി ഉപാസിക്കുക, എർക്ക് അഭിന്നമായി ഉപാസിക്കുന്നതെല്ലാം വൈദിക ഉപാസനകൾ. ഇന്നൊന്നും ഇത് ആരും ചെയ്യുന്ന കാര്യങ്ങളല്ലെങ്കിലും വൈദിക കാലഘട്ടത്തിൽ ഇതൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഉപാസിക്കുന്നവന് ഫലം അവിടെ പറഞ്ഞു. എന്താണ്? അവൻ ഭൂലോകത്തിൽ തന്നെ ജനിക്കും. പക്ഷെ ഭൂലോകത്തിൽ അവൻ വലിയ ശ്രേഷ്ഠമായ ജന്മമായിരിക്കും. അങ്ങനെ ഉപാസിക്കുന്നവൻ വലിയ വിഭൂതികളോട് ഐശ്വര്യങ്ങളോടുകൂടി അവൻ ഭൂമിയിൽ തന്നെ ജനിക്കും. അവൻ ശ്രേഷ്ഠമായ ഗുണങ്ങളോട്, ശ്രേഷ്ഠമായ വിദ്യയോട്, മഹത്വത്തോടുകൂടി. അപ്പോൾ ഭൂമിയിൽ അങ്ങനെ മഹത്വം, ചിലരങ്ങനെയാണല്ലോ ജനിക്കുമ്പോൾ തന്നെ പല മഹത്വങ്ങളോടും കൂടി ജനിക്കും. ഉപാസനയുടെ ഫലമാണ്. ഇനി രണ്ടാമത്തെ മാത്ര, ദ്വിമാത്ര, എർക്കജസ്, രണ്ടു മാത്രകളിലൂടെ ഉപാസിക്കുകയാണെങ്കിലോ പറയുന്ന ഒരു സോമലോകത്തിലെത്തിച്ചേരും, സ്വർഗലോകത്തിലെത്തിച്ചേരും. അവിടെയും എന്താണ്? ദിവ്യമായ വിഭൂതികളെല്ലാം അവിടെയും ഉണ്ടാകും. അവിടെ സ്വർഗീയ സുഖങ്ങളെല്ലാം അനുഭവിക്കുന്നു. അത് കഴിഞ്ഞ് പുണ്യം ക്ഷയിക്കുമ്പോൾ തിരിച്ചു വരും. ഇനി ത്രിമാത്ര, ഏർഗജ സാമരൂപത്തിലുള്ള ത്രിമാത്ര രൂപത്തിൽ ധ്യാനിക്കുകയാണെങ്കിലോ, ത്രിമാത്രകളോടും കൂടി. അതാണ് യപ്പുനരേതം ത്രിമാത്രേണ ഓമിത്യേതേനൈവ അക്ഷരേണ. ഇതിനെ ഉപാസിക്കുന്നവനാണെങ്കിലോ പരമപുരുഷം അവിദ്യായീത, അങ്ങനെ പരമപുരുഷനെ ധ്യാനിക്കണം എന്നിവിടെ പറയുന്നു. കിമസ്മിൻ വാക്കി പരംബ്രഹ്മ അഭിധ്യാതവ്യം ഉപദിശ അഹോസിത് അപരമിതി. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? യ പുനര് ഏതം ത്രിമാത്രേണ ഓമിതി ഏതേന ഏവ അക്ഷരേണ പരം പുരുഷം എന്ന് പറഞ്ഞു. അവിടെയാണ് സംശയം. ഈ പരം പുരുഷം എന്ന് പറയുന്നത് എന്താണ്? പരബ്രഹ്മത്തെയാണോ അതോ അപരബ്രഹ്മത്തെയാണോ, ഹിരണ്യഗർഭനെയാണോ എന്നാണ്. കാരണം ഇവിടെ പരം പുരുഷനെ എന്ന് പറയുമ്പോൾ അവിടെ സാറിന് അഭിധ്യാനം എന്താ പറയുന്നു. അവിടെ പരംപുരുഷൻ, പരമപുരുഷന്റെ ജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ അഭിധ്യാനം എന്ന് പറയുമ്പോൾ അവിടെ ഭാഷകാരൻ വൈജ്ഞാനിക്കും എങ്ങനെയാ ഇത് ചെയ്യേണ്ട ഉപാസന. അഹിംസ, സത്യം, ബ്രഹ്മചര്യം, സന്യാസം തുടങ്ങിയ സാധനങ്ങളോടുകൂടി മറ്റൊരു പ്രത്യേകം അവന്റെ മനസ്സിൽ കടന്നു വരാതെ കേവലം ഈ പരപുരുഷനെ തന്നെ മനസ്സിൽ ചിന്തിച്ച് ഉറപ്പിക്കുന്നതാണ് ആ ധ്യാനം. അവിടെ വളരെ സാധന സമ്പന്നനായി അനുഷ്ഠിക്കുന്ന ഒരുവനെ കുറിച്ചാണ് പറയുന്നത് അവിടെ ഉപാസകനും. അതുകൊണ്ടാണ് എന്നെ പറയുന്നത് അഭിധ്യാനം. അവന്റെ ധ്യാനം എന്ന് പറയുന്നത് പൂർണ്ണമായും ആ വിഷയത്തിൽ താല്പര്യത്തോടുകൂടി ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഒരുവന് മാത്രമേ ഇതെല്ലാം ശ്രദ്ധിക്കത്തുള്ളൂ, ഈ പറയുന്ന സാധനങ്ങൾ. ശമതമാദികളെല്ലാം അത് തനിയെ വരുമല്ലോ, അല്ല പറയുന്നത് തനിയെ വരത്തുള്ളൂ. ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അത് അയാൾ മനഃപൂർവ്വം സമ്പാദിക്കും. ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും വരത്തില്ല. അതെല്ലാം സമ്പാദിച്ചുകൊണ്ട് വേണം ധ്യാനം തുടങ്ങാൻ. അതുകൊണ്ട് പറയുന്നു എന്താണ് സന്യാസം, സന്യസിച്ചിട്ട് വേണം ധ്യാനം തുടങ്ങാൻ. ധ്യാനിച്ചുകൊണ്ടിരുന്ന് സന്യസിച്ചാൽ പോരാ എല്ലാം ഭാഷകാരോട് പറയുന്നുണ്ട്. അപ്പൊ സാധന സമ്പന്നനായി ചെയ്യണമെന്ന് പറയുന്നതാണ്, നല്ല ഫലമുണ്ടാകും. അങ്ങനെ ധ്യാനിക്കേണ്ടത്. ഇവിടെ സംശയം എന്താണ്? പരം പുരുഷമെന്ന് പറഞ്ഞിരിക്കുന്നത് പരമാത്മാവിനെയാണോ അതോ ഹിരണ്യഗർഭനെയാണോ കാര്യബ്രഹ്മത്തെയാണോ? അതാണ് ബ്രഹ്മ അഭിധ്യാതവ്യം ഉപദേശി അപരം ഏതേന വായുധനേന പരം അപരം ച ഏകതരം അന്വേദി പ്രകൃത സംശയം. എന്തുകൊണ്ടാണ് അങ്ങനെ സംശയം? പരം പുരുഷൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവ്. പക്ഷെ ഈ ധ്യാനം കൊണ്ട് മുമ്പത്തെ മന്ത്രത്തിൽ പറഞ്ഞു എന്താണ്? ഏതേനൈവ ആയുധനേന, അവിടെ തന്നെ പറയുന്നു ഇതിന്റെ ഒരു ഭാഗത്ത് തന്നെ, ഏകദിനം രണ്ടിലൊന്നിനെ പ്രാപിക്കുമെന്ന് പറഞ്ഞു. അത് സംശയിച്ചത് പരബ്രഹ്മത്തെയാണോ അതെ അപരബ്രഹ്മത്തെയാണോ? ഏതേനൈവ ആയുധനേന പരം അപരം ച ഏകദിനം അന്യരീതി പ്രകൃതത്വ സംശയ തത്ര അപരം ഇതം ബ്രഹ്മേതി പ്രാപ്തം. പറയുന്നു ശരി, എന്നാ എടുക്ക, ഇത് അപരബ്രഹ്മത്തെയാണ് എന്ന് വെച്ചാൽ ഹിരണ്യഗർഭന്. കസ്മ എന്തുകൊണ്ട്? സത്യജസി സൂര്യ സമ്പന്ന സസമഭിരുനീയത ബ്രഹ്മലോകം ഇത് തദ്വിദോ ദേശ പരിച്ഛിന്നസ്യ ഫലസ്യ ഉച്ചമാനത്വ. പറയുന്നു അങ്ങനെയുള്ള ഉപാസകമെന്ന ആ സൂര്യ തേജസ്സിനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു സൂര്യമണ്ഡലത്തെ. പിന്നെ പറഞ്ഞിരിക്കുന്നു സാമങ്ങളാൽ അവൻ, സാമങ്ങൾ അവനെ ബ്രഹ്മലോകത്തിലെത്തിക്കുന്നു. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെ പ്രാപിക്കുന്നു ദേശ പരിച്ഛിന്നസ് തദ്വിധ ഉപാസകൻ. ദേശപരിച്ഛിന്നമായ ഫലത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ഇത് പരബ്രഹ്മത്തിൻ്റെ ഉപാസനയല്ല, അപരബ്രഹ്മത്തിൻ്റെ ഹിരണ്യഗർഭന്റെ ഉപാസനയാണ്. കാരണം ഹിരണ്യഗർഭ ഉപാസനയുടെ ഫലമായിട്ടാണ് ആദിത്യ ലോകത്തിൽ എത്തിച്ചേരുന്നത്. പൂർവക്ഷമാണ് നഹി പരബ്രഹ്മ വിദ്ദേശ പരിച്ഛേദം ഫലം അശ്വിനു വീദേവി യുക്തം. പറയുന്നു പരബ്രഹ്മവിത്ത്, പരബ്രഹ്മത്തെ ഒരുവൻ ഉപാസിക്കുകയാണെങ്കിൽ അവൻ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു, ഒരു ദേശത്ത് എത്തിച്ചേരുന്നു എന്ന് പറയുന്നൊന്നും ശരിയല്ല. എന്തുകൊണ്ട്? ബ്രഹ്മവിത്ത് ബ്രഹ്മയോ ഭഗവതി, അവന് വരാനും പോകാനും ഒന്നുമില്ല. മറിച്ചുകൂടെ പറയുന്നു എന്താണ്? തം ഓങ്കാരം പുരുഷം യു അവിദ്യായിത, ഓങ്കാരമായ പുരുഷനെ ധ്യാനിക്കുന്നവൻ സ ഓങ്കാര വിഭൂതിത്യേന, ഓങ്കാ അതിൻ്റെ ആ ഐശ്വര്യപ്രാപ്തി കൊണ്ട് ധ്യാതേഹി സമഭിഹി അവൻ എന്താണ് ത്രിമാത്ര ഓങ്കാരത്തെ ധ്യാനിക്കുകയാണ്. അവൻ സാമത്തെയും ധ്യാനിക്കുകയാണ്. സൂര്യദ്വാര സൂര്യമണ്ഡലത്തിലൂടെ ബ്രഹ്മലോകം കത്വ ബ്രഹ്മലോകത്തിലെത്തിച്ചേർന്ന് പരമാത്മാനം പുരുഷമീക്ഷത അവൻ പരമപുരുഷനെ കാണുന്നു. അതിന് പറയും, അതുകൊണ്ടാണ് ഇവിടെ സംശയം വരുന്നത്. എവിടെയാ ബ്രഹ്മലോകം എന്ന് പറയുന്നത്? എന്താണോ എവിടെയാ പ്രാപിക്കുന്നത്? എന്നാൽ ആദിത്യ ലോകമെന്ന് പറയുന്നുണ്ട്, അത് ബ്രഹ്മപ്രാപ്തി എന്ന് പറയാൻ വയ്യ, അതൊരു ലോകപ്രാപ്തിയാണ്. നഹി പരബ്രഹ്മ വിദ്ദേശ പരിച്ഛിന്നം ഫലം അശ്വനുവീത സർവഗതത്വ പരസ്യബ്രഹ്മണ, ബ്രഹ്മ സർവഗതമാണ്. അത് പ്രത്യേകിച്ച് ബ്രഹ്മലോകത്തിലിരിക്കുന്ന സാധനമുണ്ട്, അതെല്ലാ ലോകത്തിലുമുണ്ട്, ലോകാതീതവുമാണ്. അതിൻ്റെ പ്രാപ്തി എന്ന് പറയുന്നത് എൻ്റെ ബോധമാണ്. ആ ബോധം കൊണ്ട് വിശേഷിച്ച ദേശത്തൊന്നും പ്രാർത്ഥിക്കുന്നില്ല, പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് ഇത് ഹിരണ്യഗർഭപ്രാപ്തി എന്നെടുക്കണം എന്ന് പൂർവക്ഷം. നനു അപരബ്രഹ്മ പരിഗ്രഹേ പരം പുരുഷം ഇത് വിശേഷം. പക്ഷേ ഇവിടെ മന്ത്രത്തിൽ എന്താ പറഞ്ഞത്? പരം പുരുഷം അവിദ്യായിത, പരപുരുഷനെ പരമാത്മാവിനെ ധ്യാനിക്കുന്നു. പരമാത്മാവിനെ ധ്യാനിക്കുന്നവങ്ങനെ അപരബ്രഹ്മത്തെ പ്രാപിക്കുന്നു, ഹിരണ്യഗർഭനെ പ്രാപിക്കുന്നതാണ്. നനു അപരബ്രഹ്മ പരിഗ്രഹേ പരം പുരുഷം ഇത് വിശേഷം നൗവിദ്യത. പരംപുരുഷൻ എന്ന് പറയുന്ന യോഗിക്കത്തിൽ അന്വേഷദോഷ. ഇവിടെ പരംപുരുഷൻ എന്ന് പറയുന്നത് ഹിരണ്യഗർഭൻ തന്നെ. എന്തുകൊണ്ട്? പിണ്ട അപേക്ഷയ പ്രാണസ്യ പരത്തു ഉപത്തെ. ഒന്ന് വിരാട് പുരുഷൻ, പിന്നെ ഹിരണ്യഗർഭൻ, പിന്നെ പരബ്രഹ്മം. അതാണ് അതിൻ്റെ ക്രമം. ഓ വിരാട് പുരുഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ വിരാട് അഭിമാനിയായിരിക്കുന്ന പുരുഷൻ, അല്ലെങ്കിൽ വിരാട് രൂപത്തിലിരിക്കുന്ന പുരുഷൻ. അതിനെ അപേക്ഷിച്ച് പരബ്രഹ്മമാണ് ഹിരണ്യഗർഭൻ, സൂക്ഷ്മ അഭിമാനിയായിരിക്കുന്ന പുരുഷൻ. സ്ഥൂല അഭിമാനിയായിരിക്കുന്ന പുരുഷനേക്കാൾ അപ്പുറമാണ്, പരമാണ് സൂക്ഷ്മ അഭിമാനിയായ പുരുഷൻ. അതിനും അപ്പുറമാണ് നിരുപാധികനായ പുരുഷൻ. അതുകൊണ്ട് സ്ഥൂലത്തെ അപേക്ഷിച്ച് ഹിരണ്യഗർഭനെ പരം പുരുഷനെന്ന് പറയാം. അതാണ് പിണ്ട വിരാട് പിണ്ടാപേക്ഷ പ്രാണസ്യ പരത്വത്തെ ഇത്യവും പ്രാപ്തി അവിധിയേരി ഇവിടെ പറയുന്നതല്ല. പരമേവ ബ്രഹ്മ ഹ വിദ്യാദവ്യം ഉപദേശിതയുടെ സിദ്ധാന്തം പറയുന്നു. ഇവിടെ ഉപാസ്യമായിരിക്കുന്നത് പരം ബ്രഹ്മം തന്നെയാണ്. കസ്മാ എന്തുകൊണ്ട്? ഈ ക്ഷതി കർമ്മ വ്യപദേശ, അതാണ് സൂത്രം. ഈക്ഷതി കർമ്മ വ്യപദേശ, ഈക്ഷണം ദർശനം ജ്ഞാനം. ഈക്ഷതി കർമ്മം എന്ന് വെച്ചാൽ ജ്ഞാനവിഷയം. ജ്ഞാനവിഷയമെന്ന് വ്യപദേശ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഉപാസിക്കേണ്ടത് പരംബ്രഹ്മത്തെയാണ്. ഓങ്കാരത്തിലൂടെ ഹിരണ്യഗർഭനല്ല, ആണ് സൂത്രത്തിൻ്റെ അർത്ഥം. സാന്നിച്ച പരം പുരുഷം ആണ് ഈക്ഷതി കർമ്മ വ്യവദേശ. ഈക്ഷതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദർശനം, ജ്ഞാനം. ദർശനം വ്യാപ്യം ഈക്ഷതി കർമ്മ. ഈക്ഷതി കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ദർശന വിഷയം എന്നർത്ഥം. ജ്ഞാന വിഷയം എന്ന് വെച്ചാൽ അറിയേണ്ടത്, അറിയുന്നത് എന്നർത്ഥം. അവസാനം പറയാറുണ്ടല്ലോ, അവരെ ബ്രഹ്മം ഉപാസ്യം ഉപാസിക്കേണ്ടത്, പരബ്രഹ്മം ജ്ഞേയം അറിയേണ്ടത്. ഈ വ്യത്യാസമുണ്ട്. ഈക്ഷതി കർമ്മത്വേന അസ്യ അഭിധ്യാതവേസ്യ പുരുഷസ്യ വാക്യശേഷ വ്യവിദേശോ ഭവതി. കാരണം ധ്യാനിക്കേണ്ടതാരാണോ ആ പുരുഷനെ ഇവിടെ പറയുന്നു, അതാണ് ജ്ഞാനത്തിനും വിഷയമായിരിക്കുന്നത്. ഏതൊരു പുരുഷനെയാണോ ധ്യാനിക്കേണ്ടത് ആ പുരുഷനാണ് ജ്ഞാനത്തിനും വിഷയമായിരിക്കുന്നത്. അപ്പം ജ്ഞാനത്തിന് വിഷയമായിരിക്കുന്ന പരബ്രഹ്മമാണെങ്കിൽ ആ പരബ്രഹ്മത്തെ തന്നെയാണ് ധ്യാനിക്കേണ്ടത്, അപരബ്രഹ്മത്തെ അല്ല. രണ്ടും ഒന്ന് തന്നെ, ഉപാധിയുടെ വ്യത്യാസം വേണം. എന്നാൽ ഇവിടെ ഈ സന്ദർഭത്തിൽ പ്രശ്നത്തിൽ പറയുന്ന ആ ധ്യാനം നിർഗുണമായ ധ്യാനമാണോ അതേ സഗുണ ധ്യാനമാണോ? അതാണ് പറയുന്നത്, നിർഗുണ ധ്യാനമാണ്. അതെങ്ങനെ സാധിക്കും? നിർഗുണത്തെ ധ്യാനിക്കാം, ഓങ്കാരത്തെ. ഓങ്കാരത്തെ നിർഗുണ ബ്രഹ്മമായി ധ്യാനിക്കുക, അതാകാം. എന്തുകൊണ്ട്? അതിൻ്റെ ദർശനത്തെ ജ്ഞാനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നാണ്. സ ഏതസ്മാ ജീവഘനാദ് പരാ പരം പുരുഷ പുരുഷയും പുരുഷം ഈക്ഷതി. പരം പുരുഷം അവിദ്യായിത എന്ന് പറഞ്ഞിട്ട് പറയുന്നു അവൻ, അങ്ങനെയുള്ള ആ ഉപാസകൻ. ഏതസ്മാ ജീവഘനാദ് പരാ, ഈ ജീവഘനനായിരിക്കുന്ന പരൻ, അതാരാണ്? ഹിരണ്യഗർഭൻ. അതിനും അപ്പുറമുള്ള പരപുരുഷനെ, പുരുഷയും പുരുഷം, ആ പുരുഷനെ ഈക്ഷതി ദർശിക്കുന്നു. അപ്പോൾ പരമപുരുഷനെ, നിർഗുണമായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവൻ നിർഗുണമായ ബ്രഹ്മത്തെ ദർശിക്കുന്നു. എവിടെ? അവിടെ ബ്രഹ്മലോകത്തിൽ. തത്ര അവിദ്യായതെ അതഥാഭൂതമപ്പി വസ്തു കർമ്മഭവതി മനോരഥ കൽപ്പിതസ്യാപി അവിദ്യായതി കർമ്മത്വ. അവിദ്യാനം എന്ന് പറയുന്നത് ഉപാസന. ഈ ഉപാസനയ്ക്കുള്ള പ്രത്യേകത എന്താണ്? ഉപാസിക്കുന്ന വിഷയം സത്യം പരമാർത്ഥമായിരിക്കണമെന്നില്ല. പരമാർത്ഥമല്ലാത്തതിനെ ഉപാസിക്കാം, പരമാർത്ഥത്തെ ഉപാസിക്കാം. എന്തുകൊണ്ട്? ഉപാസന എന്ന് പറയുന്ന ഒരു ഭാവനയാണ്. ഭാവനയുടെ വിഷയം സത്യമായി കൊള്ളണമെന്നില്ല. ധ്യാനം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഭാവനയാണ്. അത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ധ്യാനം വേറെ ജ്ഞാനം വേറെ. ഒരു വസ്തുവിനൊരു സ്വരൂപമുണ്ട്, ആ സ്വരൂപത്തെ ഗ്രഹിക്കുന്നതാണ് ജ്ഞാനമെന്ന് പറയുന്നത്. പക്ഷെ ഭാവന അങ്ങനെയല്ല, ഒരു വസ്തുവിനെ എന്തായും ഭാവന ചെയ്യാം. ഉദാഹരണം ഇവിടെ പറഞ്ഞത് തന്നെ, ഒരു ചിത്രം വരയ്ക്കുന്നു, എന്നൊരു ഭാവന ചെയ്യുന്നു, ഇത് വിഷ്ണുവാണ്. എന്താ ഈ ചിത്രമാണോ വിഷ്ണു? അല്ല. പിന്നെ എന്താണ് അവിടെ ധ്യാനം എന്ന് പറയുന്നത്? എന്താണ് കേവലം ഭാവന? രണ്ടും തമ്മിൽ വ്യത്യാസം. അതാണ് മനോരഥ കൽപ്പിത സ്യാപി, മനോരഥ കൽപ്പിതമായ. മനോരഥം എന്ന് വെച്ചാൽ ഭാവന, മനസ്സ് തന്നെ മനോരഥം എന്ന് പറയുന്നു. അതിന് രഥം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അതിൽ കയറി സഞ്ചരിക്കാറുണ്ട്. ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിലും ഇപ്പം പലരും മനസ്സാകുന്ന രഥത്തിൽ കയറി അവിടെ ഇവിടെ അടുക്കളയിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്. അപ്പം മനസ്സ് സ്വയം തന്നെ ഒരു രഥം പോലെയാണ്. നമ്മൾ ഒരിടത്തിരുന്നാലും നമ്മൾ അതിൽ കയറ്റിയിരുത്തി ദൂരസ്ഥലങ്ങളിൽ കൊണ്ടുപോകും. അതുകൊണ്ട് അതുകൊണ്ട് കൽപ്പിതമായതിനാണ് സാധാരണ ഭാവന എന്ന് പറയുന്നത്. അപ്പം ധ്യാനം അങ്ങനെയും ആകാം. ധ്യാനം എന്ന് പറയുന്നത് കരുതുകൂട്ടി ചെയ്യുന്ന ഒന്നും ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മളെപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തിനെങ്കിലുമൊക്കെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സെവിടെയെങ്കിലും എന്തിനെങ്കിലുമൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഓരോ സങ്കല്പങ്ങളിരിക്കുമ്പോൾ അതെല്ലാം ധ്യാനം തന്നെയാണ്. അവിടെ തൻ്റെ ഇച്ഛാശക്തി ഇല്ലെന്നേ ഉള്ളൂ, മനസ്സ് സ്വയം അങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം ഭാവനയാണ്, അതിൻ്റെ വിഷയമോ സത്യമായിരിക്കണമെന്നില്ല. അതാണ് മനോരഥ കൽപ്പിതസ്യാപി അവിദ്യായതി കർമ്മത്വ എന്നുവെച്ചാൽ, മിഥ്യമായ വിഷയങ്ങളും അവിധ്യാനത്തിൻ്റെ ധ്യാനത്തിൻ്റെ കർമ്മം. അതും അവിധ്യാനം ഇങ്ങനെ വളരെ താല്പര്യപൂർവ്വമാണ്. ഒരാളിങ്ങനെ ചിന്തയിലാണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ താല്പര്യപൂർവ്വമാണ്. അയാള് ഭാവനാലോകത്തിലേക്ക് പോകും. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. സത്യത്തെയും ധ്യാനിക്കും അതുപോലെ. പക്ഷേ അതാണ് ഇവിടെ പറഞ്ഞത്, തത്ര അവിദ്യായതേര് ആ തഥാഭൂതം അപി വസ്തു, അതും വിഷയമാണ്. മനോരഥ കൽപ്പിതസ്യ അപി അവിദ്യായതി കർമ്മത്വ. പക്ഷെ ജ്ഞാനം അങ്ങനെയല്ല. ഈക്ഷതേസ്തു, ജ്ഞാനം അങ്ങനെയല്ല. തഥാഭൂതമേ വസ്തു ലോകേ കർമ്മ നിഷ്ഠം, ലോകത്തിൽ അങ്ങനെയാണ്. ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് ഭാവനയല്ല, നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ജ്ഞാനത്തിന് ഒരിക്കലും എന്താണ് അസത്യമായ വസ്തു വിഷയമാകത്തില്ല. ഭ്രാന്തി വിടണം, ഭ്രാന്തി ഒഴികെ. ഭ്രാന്തി എന്ന് പറയുന്നത് സംഭവിക്കും. അല്ലാത്ത സ്ഥലത്ത് നമ്മളൊരു വസ്തുവിനെ അറിയുമ്പോൾ അതൊരിക്കലും ആ അറിവിൻ്റെ വിഷയം മിഥ്യയാകത്തില്ല. എന്തുകൊണ്ട്? നമ്മൾ അറിയുന്നത് വസ്തു എങ്ങനെയോ അങ്ങനെ അറിയുന്നു. അതാണ് ഭാഷകാരൻ പറഞ്ഞത്. എന്താണ് ജ്ഞാനം? വസ്തുതന്ത്രമാണ്, കർത്തൃതന്ത്രമല്ല. ഉപാസന കർത്തൃതന്ത്രമാണ്, അത് ഭാവനയാണ്. അതിന് ഫലമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം, അത് എന്താണെന്നുള്ളതാണ്. നമുക്ക് പലതരത്തിലുള്ള ഭാവനകൾ ചെയ്യാം, ആ ഭാവനകളിലാണ് ധ്യാനം പെടുന്നത്. ജ്ഞാനോ അങ്ങനെയല്ല, വസ്തു അങ്ങനെ അങ്ങനെ അറിയുന്നു. അപ്പൊ പരമാത്മ ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് ഭാവനയല്ല, അത് സാറിന് പറയും. ഭ്രാന്തി ഇതിൽ എല്ലാവർക്കും ഉണ്ട്, ഭ്രാന്തി. ഈ ഒരു വിഷയത്തിൽ പരമാത്മാവിനെ കുറിച്ച് പറയുന്നു, ഒരു ശ്രുതി പറയുന്നു, അല്ലെങ്കിൽ ഗുരു പറയുന്നു, ശിഷ്യം കേൾക്കുന്നു. അപ്പോ കേൾക്കുന്ന ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നു. ഇത് ഇതാണോ ഞാൻ ആൾക്കാരെ ചോദിച്ചു, പറഞ്ഞു കേൾക്കുന്നതാണോ ഞാനോ എന്ന് ചോദിച്ചു. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് മറ്റേതോ തരത്തിൽ സംഭവിക്കേണ്ട ഒന്നാണെന്നാണ് നമ്മുടെ ധാരണ. അതെങ്ങനെ സംഭവിക്കും? പറഞ്ഞു കേൾക്കുന്നെങ്കിലും ജ്ഞാനമാകും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് അവിടെ ആ ജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മത്തെ നേരിട്ട് കണ്ടുമുട്ടി ബോ ഉണ്ടാകുന്ന ജ്ഞാനമാണ്. ഇപ്പം എന്താ കണ്ടുമുട്ടുന്നില്ല, ഇല്ല എന്തുകൊണ്ട്? ഞാനിപ്പോൾ ഉണർന്നിരിക്കുകയാണ്, ലോകത്തേക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് ബ്രഹ്മത്തെ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. അപ്പം ബ്രഹ്മവുമായിട്ട് നേരിട്ട് കണ്ടുമുട്ടണം, അപ്പോൾ ഉണ്ടാകുന്ന ജ്ഞാനം. ആ കണ്ടുമുട്ടൽ പിന്നെ എപ്പോഴാണ് സംഭവിക്കുന്നത്? സമാധി. അപ്പോൾ സമാധിയിൽ ബ്രഹ്മത്തെ നേരിട്ട് കാണുമ്പോൾ ഒരുവന്റെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, അങ്ങനെ പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. ജ്ഞാനം വസ്തുതന്ത്രം എന്ന് പറയുമ്പോൾ അതല്ല ഉദ്ദേശിക്കുന്നു. കേട്ടറിയുന്ന ജ്ഞാനം തന്നെയാണ്, അത് സംശയം വേണ്ട. കേട്ടറിയുന്ന ജ്ഞാനം തന്നെയാണ്. എങ്ങനെയാണോ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകത്തെ ഞാൻ കണ്ടറിയുമ്പോൾ എനിക്ക് ജ്ഞാനം ഉണ്ടാകുന്നത്, ഈ ജ്ഞാനത്തിന് എന്ത് പറയും? ഇത് പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറയും. അതുപോലെ ബ്രഹ്മത്തെ സംബന്ധിച്ച് കേട്ടറിയുന്ന ജ്ഞാനം തന്നെയാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. എപ്പോ അത് കേട്ടറിയുന്നു? കേട്ടറിയാനെന്ന് പറയുന്ന കേൾക്കുന്ന സാധനം, കേൾക്കാനുള്ള സാധനവും കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും ഒക്കെ ഉള്ളപ്പോഴേ കേട്ട അറിവുണ്ടാകത്തുള്ളൂ. അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? ഈ ജാഗ്രത. സമാധി പോയി കഴിഞ്ഞാൽ പിന്നെ കേട്ടറിവില്ല. അതുകൊണ്ടാണ് ജാഗ്രതയിലാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ പറയുന്നു ഞാനും കേട്ടു പക്ഷേ എനിക്കൊരു അറിവുമില്ല ബ്രഹ്മത്തെക്കുറിച്ച്. അപ്പം അത് എങ്ങനെയായിരിക്കണം ആ അറിവെന്ന് പറയുന്നത്? ഒന്ന്, ആ ബ്രഹ്മത്തിൻ്റെ വാസ്തവമായ സ്വരൂപത്തെ, പരമാർത്ഥമായ സ്വരൂപത്തെ ബോധിക്കുമ്പോൾ, അങ്ങനെ ആ പരമാർത്ഥ സ്വരൂപത്തെ ബോധിപ്പിക്കുമ്പോൾ ബോധിക്കുന്നവരുണ്ടാകുന്ന അറിവ്, അതാണ് കേട്ടറിവെന്ന് പറയുന്നത്. അല്ല, ബ്രഹ്മമെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരുവന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഭാവന ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭാവന എന്ന് പറയുന്ന കേട്ടറിവല്ല. അത് പറഞ്ഞല്ലോ, അത് ഭ്രാന്തിയായിരിക്കും. ഭാവന സത്യമായും അസത്യമായും ഒക്കെ സംഭവിക്കും. മനോരഥ ബ്രഹ്മമെന്ന് കേട്ടു, അവൻ്റെ ഉള്ളിൽ ഒരു ഭാവനയുണ്ടായി, അതല്ല. പിന്നെന്താണ് ആ ബ്രഹ്മം എന്ന് പറയുന്നതിന്? ഒരു സ്വരൂപമുണ്ട്, അത് ശൂന്യമല്ല. ശൂന്യതയല്ല, അതിന് ശൂന്യമെന്നല്ല പറയുന്നു. എന്നിട്ടെന്താണ് അതിനൊരു സ്വരൂപത്തെ കുറയുന്നു? എന്താണത്? സത്താണ്, ചിത്താണ്, ആനന്ദമാണ്, നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ്, ശ്രോതാവിൻ്റെ സ്വരൂപമാണ്, ജഗസ്വരൂപമാണ്, ജഗത് കാരണമാണ്. എങ്ങനെ നാനാതരത്തിൽ അതിൻ്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുമ്പോൾ, ഏതൊരു സ്വരൂപത്തെയാണോ ബോധിപ്പിക്കുന്നത് ആ സ്വരൂപത്തെ ഗ്രഹിച്ചാൽ അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തു ഇന്നതാണ് എന്ന് ഇതിൻ്റെ സ്വരൂപത്തെ ഗ്രഹിച്ചാൽ ഇത് ജ്ഞാനമാകും. എൻ്റെ മുമ്പിൽ ഈ വസ്തു ഇരിക്കുന്നു, ഞാൻ കണ്ണടച്ചിട്ട് പല ഭാവനകളും ചെയ്യണം. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അതാണ്, ഇതാണ്, മറ്റതാണ്, അത് കേവലം ഭാവനയാകത്തുള്ളൂ. ഇപ്പോൾ ബ്രഹ്മത്തെ ശ്രവിക്കുന്ന ഒരാളുടെ മനസ്സിൽ ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള നാനാ ഭാവനകളാണ് ഉണ്ടാകുന്നതെങ്കിൽ അതൊരിക്കലും ബ്രഹ്മജ്ഞാനമല്ല. പിന്നെ എന്തുകൊണ്ട് ഭാവനകൾ ഉണ്ടാകുന്നു. അപ്പോ ബോധിപ്പിക്കുന്ന ആള് അതിൻ്റെ പരമാർത്ഥ സ്വരൂപം ഇന്നതാണെന്ന് സ്വയം ബോധിച്ചിട്ടാണ് ബോധിപ്പിക്കുന്നത്. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ ആ ഗ്രഹിക്കേണ്ട ആൾ എന്ത് ചെയ്യണം, എന്താണോ അവിടെ ബോധിപ്പിച്ചത് ആ താല്പര്യത്തെ തന്നെ ഗ്രഹിക്കണം. അതെന്താണ്? അത് പരമാർത്ഥമാണ്. അപ്പം അവനുണ്ടാകുന്ന ജ്ഞാനം എന്തായിരിക്കും? പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനമായിരിക്കും. അത് ഭാവനയായിരിക്കത്തില്ല, ഭ്രാന്തി വിപരീത ജ്ഞാനമായിരിക്കത്തില്ല, അതൊന്നും ആയിരിക്കത്തില്ല. അതാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ശ്രുതി ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പല രീതിയിലും ഏത് സന്ദർഭത്തിൽ എങ്ങനെയായാലും അവിടെയെല്ലാം എന്താണ് പരമാർത്ഥമായ സ്വരൂപം എന്ന് വെളിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് പല പല അധികരണങ്ങളിലൂടെ പറയുന്നത്. അവിടെ ഉപനിഷത്തിൽ അങ്ങനെ പറഞ്ഞു, അവിടെ എന്തല്ല എന്താണ്. ഇവിടെ ഈ പ്രകടനത്തിൽ രണ്ടു കാര്യം പറഞ്ഞു, ഒന്ന് പരബ്രഹ്മം, അപരബ്രഹ്മം. അത് അപരബ്രഹ്മമല്ല, പരബ്രഹ്മമാണ്. എന്നിങ്ങനെ ഓരോ അധികരണങ്ങളിലും അതിനെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ട്? ശ്രോതാവിന് എങ്ങനെയാണോ വ്യക്തമായി ബോധിപ്പിക്കുന്നത് അതുപോലെ വ്യക്തമായ ബോധം ഉണ്ടാവും. ആ ബോധത്തെയാണ് ഇവിടെ വരുന്നത് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഭാവനയിലൂടെ ഉണ്ടാകുന്ന ബോധമുണ്ട് അതിനോട് ഉദ്ദേശിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ധ്യാനം എന്ന് പറയുമ്പോൾ ഭാവനയാണ്. ആ ഭാവന ദൃഢമായി കഴിഞ്ഞാൽ അതിൽ നിന്നും ബോധമുണ്ടാവും. അത് ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്, ഏതെങ്കിലും ഒരു വിഷയത്തെ ദൃഢമായി ഭാവന ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നും അറിവുണ്ടാവും. അത് പലയിടത്ത് ഉദാഹരണം പറയും. എന്താണോ ഒരാൾ മധുരത്തെ നിരന്തരമായി ഭാവന ചെയ്യുകയാണെങ്കിൽ, മധുരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തനിക്ക് ഏറ്റവും ഇഷ്ടമായിരിക്കുന്ന, അനുകൂലമായിരിക്കുന്ന, സുഖത്തെ നൽകുന്ന മധുര സുഖത്തെ തരുള്ളൂ. എന്തുകൊണ്ട്? താൻ അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഉള്ളൊരു വിഷയത്തെ നിരന്തരം ഭാവന ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ സുഖത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? അവൻ സുഖത്തെയാണ് ഭാവന ചെയ്തത്. സുഖാനുഭവം എന്ന് വെച്ചാൽ സുഖത്തെക്കുറിച്ചുള്ള അറിവ്. സുഖത്തെ അറിയുന്നതിനാണ് നമ്മൾ സുഖാനുഭവം എന്ന് പറയുന്നത്. അത് അനുമാനം മറ്റുമല്ല, പ്രത്യക്ഷമായി ഇന്ന വസ്തുവിൽ സുഖമുണ്ടെന്ന് ഞാൻ അറിയുമ്പോൾ അത് അനുമതിയാണ്. ഇന്ന വസ്തുവിൽ സുഖമുണ്ട് അല്ലെങ്കിൽ ഇന്ന വസ്തുവിനെ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എനിക്ക് സുഖമുണ്ടാകുമെന്ന് പറയുമ്പോൾ അനുമതി. പ്രത്യക്ഷം അങ്ങനെയല്ല. ആ വസ്തുവിനെ അനുഭവിക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സുഖാനുഭവം, അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനമാണ്, സുഖജ്ഞാനം. എങ്ങനെ ജ്ഞാനം വരും? അഹം സുഖി, ഞാൻ സുഖി എന്നുള്ള അറിവുണ്ടാകുന്നതാണ് അനുഭവം എന്ന് പറയുന്നത്. ഞാൻ സുഖി എന്ന് പറയുന്ന അറിവിനപ്പുറം അനുഭവം എന്ന് പറയുന്ന ഒന്നില്ല. അത് തന്നിൽ ആണ് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഞാൻ സുഖിയാണ്. അപ്പോ സുഖ വിഷയത്തെ നിരന്തരമായ ഒരാൾ ധ്യാനിച്ച ആ വിഷയം പ്രാപ്തമായില്ലെങ്കിൽ ശരിയായിട്ട് ഉള്ളിൽ സുഖത്തിന്റെ അനുഭവം ഉണ്ടാവും. അതുകൊണ്ടാണ് ഭാവനയിലൂടെ അനുഭവം ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ ഭാവനയിലൂടെ ഉണ്ടാകുന്ന അനുഭവത്തെയല്ല പറയുന്നു. ഇവിടെ എന്താണ്? പ്രമാണത്തിലൂടെ ഉണ്ടാകുന്ന അനുഭവം. പ്രമാണം എന്ന് പറയുന്നത് എന്താണ്? ശബ്ദം. അപ്പോൾ ആ ശബ്ദശ്രവണത്തിലൂടെ ഉണ്ടാകുന്ന അറിവ് അതിനാണ് ഇവിടെ പറയുന്നത് ദർശനം. അതിൽ നിന്ന് വ്യത്യാസമാണ് അഭിധ്യാനത്തിലൂടെ ഉണ്ടാകുന്ന അറിവ്. ആ വ്യത്യാസത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈക്ഷതേസ്തു തഥാഭൂതമേവ വസ്തുലോകേ കർമ്മദൃഷ്ടം. ഈക്ഷതി എന്ന് പറഞ്ഞാൽ ഇത് ബ്രഹ്മത്തെ സംബന്ധിച്ച് മാത്രമാണ്. അതാണ് പുസ്തകത്തിന് ഉദാഹരണം പറഞ്ഞത്. എവിടെ ആയാലും ശരി, ആ പ്രമാണത്തിലൂടെ ഒരു അറിവുണ്ടാകുമ്പോൾ അത് പ്രത്യക്ഷമായ അറിവെന്ന് നമ്മൾ പറയും. പ്രമാണം എന്ന് വെച്ചാൽ ഇവിടെ ദക്ഷിണേന്ത്യത്തെ ഉദ്ദേശിച്ചു. അനുമാനം മറ്റും പ്രമാണമാണ്, പക്ഷെ അവിടെ പ്രത്യക്ഷമല്ല. ഇവിടെ ഇന്ദ്രിയങ്ങൾ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. കണ്ണു ഒരു പ്രമാണമാണ്, ചെവി ഒരു പ്രമാണമാണ്, അല്ലെങ്കിൽ ചെവിയിലൂടെ കേൾക്കുന്ന ശബ്ദം പ്രമാണമാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടി പറയും. ചിലത് പറയും ചക്ഷുരി ശ്രവണ ഇന്ദ്രിയങ്ങളാണ് പ്രമാണം, ചിലത് പറയും അല്ല ശബ്ദമാണ് പ്രമാണം. അതെന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഉണ്ടാകുന്ന ജ്ഞാനം അത് വസ്തു യഥാർത്ഥമായിരിക്കുന്നത് കൊണ്ട് ആ വസ്തുവിനനുസരിച്ചായിരിക്കും. ഇവിടെ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് അതാ പറയുന്നു. ശ്രുതി പ്രമാണത്തിൽ നിന്ന് ശ്രോതാവിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ജ്ഞാനം, അത് ഭാവനയിലൂടെ ഉണ്ടാകുന്നതല്ല. ഭാവനയ്ക്കൊരു സ്ഥിരതയില്ല, പലത് സംഭവിക്കാം. അതുകൊണ്ട് പരമാത്മയവായും സമ്യക് ദർശന വിഷയഭൂത ഈക്ഷതി കർമ്മത്വേന വ്യപദിഷ്ടൈതി ഗമ്യതേ. അതുകൊണ്ട് ഇവിടെ ഈ മന്ത്രത്തിൽ പറഞ്ഞല്ലോ, സ യതസ്മാത് ജീവഘ്നാത് പരാത് പരം പുരിശയം പുരുഷം ഈക്ഷതി അവൻ ഉപാസകൻ. ഈ ജീവഘ്നമായിരിക്കുന്ന ഹിരണ്യഗർഭനിൽ നിന്നും പരനായിരിക്കുന്ന പുരുഷനായിരിക്കുന്ന പുരുഷനെ, പരമാർത്ഥ പുരുഷനെ ഈക്ഷതയെ ദർശിക്കുന്നു. അപ്പൊ ദർശനം എന്ന് പറയുന്നതുകൊണ്ട് അത് എപ്പോഴും ദർശനത്തിന്റെ വിഷയം പരമാർത്ഥമായിരിക്കും. ദർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില വിഭ്രാന്തികളെ ദർശനം എന്ന് പറയും. ചിലപ്പോൾ ചില അലൗകികമായ ലോകസാധാരണമല്ലാത്ത അനുഭവങ്ങളെ ദർശനം എന്ന് പറയും. എല്ലാ മനുഷ്യർക്കും ഉണ്ടാകില്ല, ചില മനുഷ്യർക്ക് മാത്രം ഉണ്ടാകുന്നു. ദേവതാ ദർശനം പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ അതല്ല പറയുന്നത്. ദർശനം എന്ന് പറയുന്ന സമ്യക് ജ്ഞാനം. ആ സമ്യക് ജ്ഞാനം എന്ന് പറയുന്നത് പരമാർത്ഥത്തെ സംബന്ധിച്ചേ ഉണ്ടാവും, അതിന് മാറ്റമൊന്നുമില്ല. പരമാർത്ഥമായ ഒരു വസ്തുവിനെ സംബന്ധിച്ചല്ലാതെ ഒരിക്കലും സമ്യക് ജ്ഞാനം ഉണ്ടാവത്തില്ല. അത് പരമമായ പരമാർത്ഥമാകാം, അല്ലെങ്കിൽ ആപേക്ഷികമായ പരമാർത്ഥമായ, ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന വസ്തു ആപേക്ഷികമായ ഒരു പരമാർത്ഥമാണ്. അപ്പൊ ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത് ഈ ഒരു വസ്തുവിനെ ആശ്രയിച്ചേ ഉണ്ടാവും, കാരണം ഇതിലൊരു പരമാർത്ഥതയുണ്ട്. എന്നുവെച്ചാൽ രജ്ജുവിനെ ആശ്രയിച്ചേ പരമാർത്ഥമായ രജ്ജുജ്ഞാനം ഉണ്ടാവും. അശ്വ സർപ്പത്തെ ആശ്രയിച്ചാണ് ഉണ്ടാകുന്നെങ്കിലും അത് ഭ്രമമായി പോകും. അതിനോട് പറയും. അതുകൊണ്ട് എപ്പോഴും യഥാർത്ഥ ജ്ഞാനമെന്ന് കണ്ടാൽ ഉടൻ മനസ്സിലാക്കണം അതിന്റെ വിഷയം പരമാർത്ഥമാണ്. അതുകൊണ്ട് ഇവിടെയും ഈക്ഷണത്തെ കുറിച്ച് പറഞ്ഞു. ഈക്ഷദർശനേ എന്നാണ് ധാതു. ആ പരമാർത്ഥ ദർശനം എന്ന് പറയുമ്പോൾ അതിന്റെ വിഷയമായിരിക്കുന്നത് എന്ന് വെച്ചാൽ ദർശനത്തിലൂടെ ദർശിക്കുന്നത് പരമപുരുഷനെയാണ്, ഈശ്വരനെയാണ്, ഹിരണ്യഗർഭനെയല്ല. അതുകൊണ്ട് ഇവിടെ ദർശനം എന്ന് പറയുന്നത് പരമാത്മദർശനമാണ് എന്ന് പറയുന്നു. സയവ ചൈഹ പരമപുരുഷ ശബ്ദാഭ്യാം അഭിധ്യാതവ്യ പ്രതിവിജ്ഞായതേ. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്, പരമ പുരുഷ ഈ രണ്ട് ശബ്ദങ്ങളിലൂടെ ധ്യാനിക്കേണ്ടതായി ചൂണ്ടിക്കാണിക്കുന്നതും ആ പരമപുരുഷനെയാണ്, ഹിരണ്യഗർഭനല്ല. ഓങ്കാരത്തിലൂടെ, അതുകൊണ്ട് പറയുമല്ലോ, സാധാരണ പറയാനുള്ളൂ സഗുണധ്യാനവും നിർഗുണധ്യാനവും. നിർഗുണമായ ആ പുരുഷനെയും ഓം എന്നുള്ള പ്രതീകത്തിലൂടെ ഉപാസിക്കാം എന്നാണ്. രണ്ടും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. നിർഗുണധ്യാനവുമുണ്ട്, നിർഗുണജ്ഞാനവുമുണ്ട്. നിർഗുണജ്ഞാനം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ്, പരമാർത്ഥ ജ്ഞാനം. നിർഗുണ ധ്യാനം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സംഭവിക്കും? ഓം എന്ന മന്ത്രത്തിലൂടെ നിർഗുണമായിരിക്കുന്ന പരമാത്മാവിനെ ധ്യാനിക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് അവൻ മരണശേഷം ഹിരണ്യ ഗർഭലോകത്തിലെത്തി അവിടെ നിന്ന് നിർഗുണ ബ്രഹ്മജ്ഞാനം ഉണ്ടായി മുക്തനാകുന്നു എന്നാണ് ക്രമമുക്തി എന്ന് പറയുന്നത്. അതാണ് സച്ച സയവ ചൈഹ പരപുരുഷ ശബ്ദാഭ്യാം അവിധ്യാതവ്യ. പരമപുരുഷനെ തന്നെയാണ് ഇവിടെ ധ്യാനിക്കേണ്ടത്. അത് ഓരോ പ്രകടനത്തിൽ ശ്രുതിയിൽ ഓരോന്ന് നിർദ്ദേശിക്കും. ഇവിടെ ഇപ്പം നിർഗുണ ധ്യാനത്തെക്കുറിച്ച് പറയും. ഓം എന്നുള്ള മന്ത്രത്തിലൂടെ ആ നിർഗുണമായ പരബ്രഹ്മത്തെ ധ്യാനിക്കുന്നവരെ കുറിച്ചുകൂടെ പറയുന്നു. അധികാരികൾ പലതുണ്ടല്ലോ, പല അധികാരികൾക്ക് വേണ്ടി പലതരത്തിലുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു. അതിന് സഗുണ ബ്രഹ്മധ്യാനമുണ്ട്, നിർഗുണ ബ്രഹ്മധ്യാനമുണ്ട്, നിർഗുണ ബ്രഹ്മജ്ഞാനവുമുണ്ട്. ഇവിടെ പറയുന്നത് നിർഗുണ ബ്രഹ്മധ്യാനത്തിലൂടെ നിർഗുണ ബ്രഹ്മജ്ഞാനത്തെ പ്രാപിച്ചാൽ അതിനെ ക്രമമുക്തി എന്ന് വിളിക്കാം. പരപുരുഷ ശബ്ദാഭ്യാം അവിദ്യാദവ്യ പ്രതിവിജ്ഞായതേ അവിദ്യാനെ പരപുരുഷ ഉക്ത ഈക്ഷണേത് പരാത്പര കഥം ഇതരത്തിൽ പ്രതിവിജ്ഞായതേ. ധ്യാനത്തിന് നേരത്തെ പറഞ്ഞ ഹിരണ്യകൾ, ജ്ഞാനത്തിന് പറഞ്ഞത് പരമാത്മാവ്. ഇവിടെ തിരിച്ച് പരമാത്മാവിനെ ധ്യാനിക്കണം എന്നിങ്ങനെ പറയാൻ പറ്റും? മുമ്പ് പറഞ്ഞിന്ന് വിരോധം വരുമല്ലോ എന്നാണോ? അതാണ് ഞാൻ അഭിധ്യാനെ പരപുരുഷോക്ത. അഭിധ്യാനത്തിൽ പരപുരുഷൻ എന്ന് പറയുന്നത് ഹിരണ്യഗർഭനെ. ഈക്ഷണേത് പരാത്പര, ഈക്ഷണത്തിനാണെങ്കിലും അതിനും മാത്രമുള്ള ദർശനത്തിന് ജ്ഞാനത്തിന് പരമാത്മാവിനെ പറഞ്ഞ് നിർഗുണത്തെ കഥം ഇതര ഇതരത്ര. ഇപ്പോൾ എന്താണ് നിർഗുണ ജ്ഞാനത്തിന് വേണ്ടി പറഞ്ഞ ആ പരമാത്മാവ് എങ്ങനെ ഉപാസനയ്ക്ക് വിഷയമാകുന്നതാണ്. പറയുന്നു, പറയാം. പരപുരുഷ ശബ്ദവും താവത് ഉഭയത്ര സാധാരണ. ഈ പരപുരുഷ എന്ന് പറയുന്ന ശബ്ദം രണ്ടിടത്തും ഉപയോഗിക്കാം. ഹിരണ്യഗർഭനും ഉപയോഗിക്കാം, പരബ്രഹ്മത്തിനും ഉപയോഗിക്കാം. നചാത്ര ജീവഘന ശബ്ദേന പ്രകൃതോ അവിദ്യാദവ്യ പരപുരുഷ പരാമർശ്യത്തെ. ഇവിടെ പറയുന്നു സ ഈദസ്മാത് ജീവഘന പരാത്പരം പ്രതിശയം പുരുഷം ഈക്ഷതേ. നമ്മുടെ ജീവഖനനായിരിക്കുന്ന ആ പരപുരുഷനിൽ നിന്നും പരമായിരിക്കുന്ന പുരിയിൽ സഹിക്കുന്നവനായ പുരുഷനെ ദർശിക്കുന്നു എന്നാണ്. അപ്പൊ ആരാണ് ആ ജീവഖനൻ? അതുകൂടെ വിശദീകരിക്കുന്നു. ഇവിടെ പരപുരുഷ ഈ രണ്ട് ശബ്ദങ്ങളും ഹിരണ്യഗർഭനിലും ഈശ്വരനും ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ ഈ മന്ത്രത്തിൽ ജീവഖന ശബ്ദേന ജീവഖനൻ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നിർഗുണ ബ്രഹ്മത്തെ എടുക്കരുത്. പ്രകൃത അവിദ്യാദവ്യ പരപുരുഷ പരാമർശം. ഇവിടെ ധ്യേയമായിരിക്കുന്ന നിർഗുണ ബ്രഹ്മത്തെ അല്ല എടുക്കേണ്ടത്, ജീവഖനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെയാണ്. ഏന തസ്മാത് പരാത്പരോയം ഈക്ഷതവ്യ പുരുഷോ അന്യസ്യ. അതുകൊണ്ട് എന്താണ് ഇവിടെ ഈക്ഷതവ്യ പുരുഷൻ എന്ന് പറയുന്നത്, ദർശിക്കേണ്ട പുരുഷൻ എന്ന് പറയുന്നത് വേറെയാണ്. അത് വേറെയാണ്, അത് നിർഗുണ ബ്രഹ്മമാണ്. എന്നുവെച്ചാൽ അത്ര ജീവഘനശബ്ദേന പ്രകൃതോ അഭിജ്ഞാദവ്യ പരപുരുഷ പരാമർശിത. ജീവഘനൻ എന്നതുകൊണ്ട് പരപുരുഷനല്ല എടുക്കേണ്ടത്, ഹിരണ്യഗർഭനെയാണ് എന്ന് തസ്മാത് പരാത് പരുഷ പരായും ഈക്ഷതവ്യ പുരുഷ നേസ്യാ. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പരമപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ് തത്വത്തിൽ. ഉപാധി കൊണ്ട് രണ്ടിനെയും രണ്ടെന്ന് പറയുന്നതന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിർഗുണധ്യാനത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പിന്നെ ജീവഖനം എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്തർഹി ജീവഖനി ഉച്ചതേ ഖനവും പൂർത്തി. ഖനമെന്ന് വെച്ചാൽ രൂപവും നടക്കാം. ജീവലക്ഷണോ ഖനോ ജീവഖന, ജീവരൂപത്തിലുള്ള ഒന്നിനെയാണ് ജീവഖനൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? സൈന്ദവ കില്യവത് യ പരമാത്മനോ ജീവരൂപ, ആ പരമാത്മാവിന്റെ തന്നെ ജീവരൂപം. അതിന് പറയുന്നത് എന്താണ്? ഉപ്പ് കല്ല് പോലെ. ഉപ്പ് രണ്ടു തരത്തിലുണ്ടല്ലോ, ഒന്ന് വെള്ളത്തിൽ അലിഞ്ഞിരിക്കുന്നു, ഒന്നത് ഉപ്പ് കല്ലാകുന്നു. ഇപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷെ ഒന്ന് കല്ലായിരിക്കുന്ന ഒന്ന് വെള്ളത്തിൽ ലയിച്ചിരിക്കും. അതുപോലെ ഒരേ ഒരു പരമാത്മാവ് തന്നെ, ഒന്ന് വെള്ളത്തിൽ ലയിച്ചതുപോലെ അരൂപിയായിരിക്കുന്നു, മറ്റൊന്ന് കട്ട പിടിച്ച കല്ല് പോലെ രൂപിയായിരിക്കുന്നു. അതുകൊണ്ട് ഉപ്പ് രണ്ടാവും. ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞിരുന്നാലും ഉപ്പ് കട്ട പിടിച്ചിരുന്നാലും ഉപ്പ് ഉപ്പ് തന്നെ. അപ്പൊ ഇവിടെ ഹിരണ്യഗർഭനെന്നും പരമാത്മാവെന്നും പറഞ്ഞ ഇത്ര വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് ഉപ്പ് കല്ല്, മറ്റൊന്ന് അലിഞ്ഞ ഉപ്പ്. അലിഞ്ഞ ഉപ്പെന്ന് എന്തുകൊണ്ടാ പറയുന്നത്? അതിന് രൂപമില്ല. കല്ലുപ്പെന്ന് പറയുന്നത് എന്താണ്? അതിന് രൂപമുണ്ട്. അപ്പൊ ഹിരണ്യഗർഭൻ ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും മനസ്സിലാക്കിയാൽ മതി. അല്ല, രണ്ട് ജീവന്മാരെന്ന് പറയണ്ട. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞെന്താണ്? ജീവലക്ഷണോ ഘനോ ജീവഘന സൈന്ദവ കില്യവത് പരമാത്മനോ ജീവരൂപ. പരമാത്മാവിന്റെ തന്നെ ജീവരൂപമാണ്, അത് പരമാത്മാവിൽ നിന്ന് വേറെ ആകുന്നില്ല. കില്യഭാവ, കില്യഭാവം എന്ന് വെച്ചാൽ ഖനീഭവിച്ച ഭാവം, വെള്ളവും ഐസും പോലെ. വെള്ളം എന്ന് പറയുന്നത് പരമാത്മാവ്, ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിരണ്യഗർഭൻ. എന്താ ഐസ് എന്ന് പറയുന്നത്? വെള്ളമല്ലേ? ആണ്. പിന്നെന്താ? അതിനൊരു പ്രത്യേകത വന്നു, ഒരു ഖനീഭാവം വന്നു, അതിനൊരു ആകൃതി വന്നു, രൂപം വന്നു. പക്ഷെ അത് വെള്ളം തന്നെയാണ്, അല്ലാതെ മറ്റൊന്നുമില്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള ബന്ധം. ഒന്നിനെ തന്നെയാ പറയുന്നു, അല്ലാതെ പരബ്രഹ്മം അപരബ്രഹ്മം എന്ന് പറയുമ്പോൾ രണ്ട് ബ്രഹ്മവും നടക്കണ്ട, ഒന്ന് തന്നെ. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉപ്പും ഉപ്പുകല്ലും എന്നാണ്. എന്നാൽ എന്താണ്? പരസ്യ വിഷയേന്ദ്രിയ, എന്നാൽ അത് ഈ വിഷയേന്ദ്രിയങ്ങളിൽ നിന്ന് അപ്പുറവുമാണ്. അതിനൊരു ഖനമുണ്ട്, രൂപമുണ്ട് എന്ന് പറയും. നമ്മുടെ മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ ഗ്രഹിക്കാൻ പറ്റുമോന്ന് വെച്ചാൽ അതുപോലെ. അതുകൊണ്ടാണ് അതിനെ പരൻ എന്ന് പറയുന്നത്. ഹിരണ്യഗർഭൻ പരനാണ്, പരമാത്മാവും പരനാണ്. പരമാത്മാവിനെ പരനെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഹിരണ്യഗർഭനെന്ന് അപ്പുറമായത്. പക്ഷേ ഇവിടെ കാര്യബ്രഹ്മത്തെ പരനെന്ന് എന്തുകൊണ്ട് പറയുന്നു? അത് വിഷയേന്ദ്രിയങ്ങളിൽ നിന്നും അപ്പുറമായതുകൊണ്ട്. അതിനങ്ങനെ ഒരു രൂപം ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. സോ അത്ര ജീവഘ്നീതി, അതുകൊണ്ട് ജീവഘ്നം എന്ന് പറയും. അപ്പോൾ ഇവിടെ ആശയക്കുഴപ്പം ഉണ്ടാക്കണ്ട. എന്താണ് ഇവിടെ പരാത് പര പുരുഷൻ എന്ന് പറഞ്ഞു? പരമായ പുരുഷനിൽ നിന്നും പരനായിരിക്കുന്ന പുരുഷൻ, ആ പുരുഷനെ ധ്യാനിക്കുന്നുവെന്നും പറഞ്ഞു. പക്ഷെ നേരത്തെ പറഞ്ഞു എന്താണ്? ധ്യാനിക്കേണ്ടത് ഹിരണ്യഗർഭനെയും അറിയേണ്ടത് നിർഗുണ ബ്രഹ്മത്തെയാണ്. പിന്നെ നിർഗുണ ബ്രഹ്മത്തെ എങ്ങനെ ധ്യാനിക്കും? അവ പറയുന്നു, ഈ നിർഗുണ ബ്രഹ്മം സഗുണ ബ്രഹ്മം എന്ന് പറയുമ്പോൾ രണ്ട് ബ്രഹ്മമൊന്ന് ധരിക്കരുത്. ഒന്നിനെ തന്നെയാണ് പറയുന്നു, പക്ഷെ ഒരു ഉപാധികൃതമായ ഭേദം വന്നിരിക്കുന്നു, അതുകൊണ്ട് അത് വാസ്തവ ഭേദമല്ല. അലിഞ്ഞ ഉപ്പും കല്ലുപ്പും പോലെ ഈ ഒരു ഭേദമേ ഉള്ളൂ. ഉപ്പ് തന്നെയാണ് രണ്ട്, രണ്ടും ഒന്ന് തന്നെയാണ്. എന്നാൽ ഇവിടെ ഈ പ്രകരണത്തിൽ ആ നിർഗുണമായ ബ്രഹ്മത്തെ ഉപാസിക്കാനാണ് ഓങ്കാരത്തിലൂടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഉപാസിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവൻ ഈ ഹിരണ്യഗർഭന്റെ ലോകത്തിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് മുക്തനാകും എന്നാണ് ഈ പ്രകരണത്തിൽ പറയുന്നു. അപരാഹ, ഇത് മറ്റു തരത്തിൽ മനസ്സിലാക്കാം. സസാമഭിർവിനീയതേ ബ്രഹ്മലോകം ഇതി അതീത അനന്തരവാക്യനിർദ്ദിഷ്ടയോ ബ്രഹ്മലോക പരസ്യ ലോകാന്തരേഭ്യ സോത്ര ജീവഖനീപ്പിച്ചത്. ജീവഖനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ബ്രഹ്മത്തെ എടുക്കാം, ബ്രഹ്മലോകത്തെ എടുക്കാം. സത്യലോകം എന്ന് പറയുന്നു, അങ്ങനെയും വ്യാഖ്യാനിക്കാം. അങ്ങനെ ചിലർ വ്യാഖ്യാനിക്കുന്നു, അത് തെറ്റൊന്നുമില്ല. ഉപാസനയാണ്, അതുകൊണ്ട് ഉപാസന എന്ന് പറയുമ്പോൾ അവിടെ ഉപാധിയെ സ്വീകരിക്കുന്നു. ഉപാധിയെ സ്വീകരിക്കുമ്പോൾ പല വിശേഷതകളും വരും. അതുകൊണ്ട് ബ്രഹ്മലോകം എന്ന് പറയുന്നത് കൊണ്ട് ബ്രഹ്മലോകം എന്നല്ലേ പറയുന്നു, ആ ലോകത്തെ എടുക്ക. സസാമഭിരുന്നിയതേ ബ്രഹ്മലോകം, അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു. ത്രിമാത്ര എന്ന ഉപാസിക്കുന്നവനെ സാമം ബ്രഹ്മലോകത്തിലെത്തിക്കുന്നു എന്ന് പറഞ്ഞു. ഇത്തി അതീത അനന്തരവാക്യം നിർദ്ദിഷ്ടോ, അത് തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ പറഞ്ഞ അയ്യോ ബ്രഹ്മലോക, ആ ബ്രഹ്മലോകം അത് പരസ്യ ലോകാന്തരേഭ്യ, അത് പരവുമാണ്. ഈ ഭൂ തുടങ്ങിയ ലോകങ്ങളിൽ നിന്ന് പരവുമാണ്. സോ അത്ര ജീവഖന, ആ ബ്രഹ്മലോകത്തെ ജീവഖനം നടക്കും. അത് വെച്ചാൽ അങ്ങനെ വാശിയൊന്നുമില്ല ഇത്തരം കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നിടത്ത്. ഇത് മാത്രം ശരിയെന്നൊന്നും പറയുന്നില്ല, ഇങ്ങനെ ശരി എടുക്കാം എന്നുള്ളതാണ്. തത്വത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അവിടെ ഒരു ശരിയേ ഉള്ളൂ, രണ്ട് ശരിയും. തത്വം അല്ലാത്തതിനെ സംബന്ധിച്ച് പല ശരികളും വരാം. ഉപാസനകളെ സംബന്ധിച്ച് ജീവാനാം ഹി സർവേഷാം കർണ പരിവ്രതാനാം സർവ കർണാത്മനി ഹിരണ്യഗർഭേ ബ്രഹ്മലോക നിവാസിനി സംഘാത ഉപപത്തേഹേ. ജീവൻ എന്ന് പറയുന്നത് എന്താണോ, സൂക്ഷ്മമാണ് ജീവൻ, ഈ സ്ഥൂല ശരീരത്തെ വിടുക. അത് കരണപരിവൃതന്മാരാണ്, കരണപരിവേഷ്ടിതന്മാരെന്ന് വെച്ചാൽ അവര് ജീവൻ എന്ന് പറയുന്നത് കരണയുക്തന്മാരാണ്. അല്ലാതെ ഒരു ജീവനില്ല. കാരണം എന്താണ്? മനസ്സുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, മനസ്സിൽ തന്നെ പല വികാരങ്ങളുണ്ട്. അങ്ങനെ കരണപരിവേഷ്ടിതന്മാരാണ് ജീവന്മാരെന്ന് പറയും. കാരണം ജീവൻ എന്ന് പറയുമ്പോൾ സാധാരണഗതി ചൈതന്യത്തെ ഉദ്ദേശിക്കുന്നു. അപ്പൊ വെറും ചൈതന്യം, കേവലമായ ചൈതന്യം, ബോധത്തെ ജീവനെന്ന് പറയാനും പറ്റത്തില്ല. കാരണം അതിനെ കുറിച്ച് പറയുന്ന നിർഗുണമെന്നാണ്. ജീവന്റെ ബോധം അങ്ങനെയല്ല, ജീവന്റെ ബോധം നാനാരൂപത്തിലുള്ളതാണ്, നാനാ ഗുണങ്ങളെ വെളിപ്പെടുത്തുന്നതാണ്. പക്ഷെ ആ ബോധം എന്ന് പറയുന്നത് കൊണ്ട് അത് ചൈതന്യമാണ്. അതിൽ വിശേഷിച്ച് എന്താ ഉള്ളത്? അത് കരണപരിഗ്രഹീതമാണ്. അതുകൊണ്ട് പറയും സൂക്ഷ്മ ശരീരം എന്നതൊക്കെയാണ്. ജീവൻ എന്ന് പറയുന്നത് സൂക്ഷ്മ ഉപാധിയോടുകൂടിയവനാണ്. ഇവിടെ 15 തത്വങ്ങൾ ഉണ്ടെന്ന് പറയും, ചിലടത്ത് പറയും 12 തത്വങ്ങൾ ഉണ്ടെന്ന് പറയും, ചിലടത്ത് പറയും 21 തത്വങ്ങൾ ഉണ്ടെന്ന് പറയും. ഇങ്ങനെ പലതരത്തിലുള്ള തത്വസംഖ്യകളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെയുള്ള സൂക്ഷ്മ ഉപാധികളുകൂടി, അത് പ്രാണന്മാരെ കൂടി ചേർന്നതാണ്, ഇന്ദ്രിയങ്ങൾ കൂടി ചേർന്നതാണ്, അന്ധകരണമുണ്ട് അവിടെ, ചിലടത്ത് പറയും അവിദ്യയുണ്ട്, കാമമുണ്ട്, കർമ്മമുണ്ട്, സംസ്കാരങ്ങളുണ്ട്. ഇങ്ങനെയെല്ലാം പറയുന്നത് കൊണ്ടാണ് പറയുന്നത് ജീവൻ കരണ പരിവർത്തനാണ്. ഈ ജീവഭാവത്തിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കാൻ കഴിയും, കേവല ബോധമായിട്ടിരിക്കാൻ പറ്റില്ല. അത് ജീവന്റെ അവസ്ഥ. ഇനി ഹിരണ്യഗർഭനെന്ന് പറയുന്നത് എന്താണ്? സമഷ്ടി സൂക്ഷ്മത്തെയാണ്. ഓരോ ജീവനും ഈ വ്യഷ്ടി സൂക്ഷ്മത്തോടുകൂടിയിരിക്കുകയാണ്. അപ്പോൾ സർവകർണസ്വരൂപനായിരിക്കുന്നു ഹിരണ്യഗർഭൻ എന്ന് പറയും. ഈ പറയുന്ന എല്ലാ സൂക്ഷ്മഭാവങ്ങളെയും സ്വയം ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്നവനാണ് ഹിരണ്യഗർഭൻ. എന്റെയും നിന്റെയും എന്നിലും നിന്നിലും എല്ലാം ഉള്ള ആ സൂക്ഷ്മ ഉപാധികൾ എവിടെയാണോ ഏകീഭവിച്ചിരിക്കുന്നത്, ഒരു ഉപാധിയായി മാറിയിരിക്കുന്നത്, അതാണ് ഹിരണ്യഗർഭൻ. അതാണ് സർവകർണാത്മനി, സർവകർണസ്വരൂപനായിരിക്കുന്ന, അതിനാണ് സമഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ ആ ഹിരണ്യഗർഭ ഉപാധിയിൽ നിന്ന് വിട്ട് ഒരു സൂക്ഷ്മ ഉപാധിയില്ല. എന്നാൽ ആ സൂക്ഷ്മ ഉപാധികൾ എല്ലാം ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന ഇടത്ത് യോജിച്ചിരിക്കുന്നു. ഹിരണ്യഗർഭ ഉപാധിയിൽ ഏകീഭവിച്ചിരിക്കുന്നു. നിശ്ചയ ഈ ജീവനിലിരിക്കുന്ന സൂക്ഷ്മമായ ഓരോ ഉപാധികളെയും കൂട്ടിച്ചേർത്ത് ഹിരണ്യഗർഭന് ഒരു ഉപാധി ഉണ്ടാക്കിയും ധരിച്ചു കളയരുത്. എത്ര പൂജ്യങ്ങൾ കൂട്ടിച്ചേർത്താലും ഒരു ഒന്ന് വരത്തില്ല. അപ്പം ഹിരണ്യഗർഭനെന്ന് പറയുന്ന ഒന്നുണ്ട്, അലൗകികമായ സൂക്ഷ്മമായ ഒരു സമഷ്ടി ഭാവം. അതിൽ ഈ ജീവന്റെ ഈ അംശഭാവങ്ങളെല്ലാം ഏകീഭവിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്, സർവകർണപരിപ്രധാനം സർവകർണാത്മനി ഹിരണ്യഗർഭേ. ഇനി ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് പറഞ്ഞു, അത് ജീവഖനനാണെന്നും പറഞ്ഞു, അതൊരു കല്ലുപ്പാണെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അതിനൊരു പ്രത്യേകതയുണ്ട്, അതിനൊരു വ്യക്തിഭാവമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഐഡന്റിറ്റി ഉണ്ടെന്ന് പറയും. ഒരു വ്യക്തിഭാവം, എന്ത്, ആ സമുദ്രത്തിൽ ലയിച്ചു കിടക്കുന്ന ആ ഉപ്പിൽ നിന്നും അത് വേറിട്ടാണ്. അതുകൊണ്ട് പറയുന്നു, അതവിടെ സ ബ്രഹ്മലോക നിവാസിനി, ബ്രഹ്മലോകത്തിലാണ് ഹിരണ്യഗർഭന്റെ താമസം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സമഷ്ടി സ്ഥൂല ഉപാധികളെയും സ്വഉപാധിയായി സ്വീകരിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന ചൈതന്യ വിശേഷമാണ് ഹിരണ്യഗർഭൻ. സംഘാത ഉപത്തെ, അവിടെ ഇതെല്ലാം കൂടി ചേരും. എങ്ങനെയാണോ സമുദ്രത്തിൽ അനേകം നിരകളും പദകളും കുമ്മളകളും എല്ലാം കൂടിച്ചേർന്നിരിക്കുന്നത്, സമുദ്രം എന്ന് പറയുന്നതിന് നമുക്ക് പറയാതെ ഒന്നാണ് സമുദ്രം, പക്ഷെ നമുക്ക് പറയാതെ ഒരു സംഘാതവുമാണ്. അവിടെ പല ഭാവങ്ങളില്ലേ? അതുപോലെ ഈ സൂക്ഷ്മ ഉപാധികളുടെ എല്ലാം സംഘാതമായിരിക്കുന്നു ഹിരണ്യഗർഭൻ. എന്നാൽ അത് ഉപാധിയോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് അവനൊരു വ്യക്തിഭാവമുണ്ട്. അതുകൊണ്ട് പറയുന്നു എന്താണ്, അത് ഹിരണ്യഗർഭൻ എന്നുള്ള സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മലോകത്തിലാണ്. കാരണം ആ ഒരു സൂക്ഷ്മ ഉപാധിയെ സ്വീകരിച്ചിരിക്കുന്ന ഹിരണ്യഗർഭന് ജോലികളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ജഗത്തിനെ സംബന്ധിച്ച്. അതുകൊണ്ട് അതൊരു പ്രത്യേക സ്ഥാനത്തിരിക്കുന്നു, ആ ലോകത്തെയാണ് ബ്രഹ്മലോകം എന്ന് പറയുന്നത്. അപ്പൊ ജീവഖനനം എന്ന് പറയുന്നുണ്ട്, ഹിരണ്യഗർഭനെ എടുക്കാം, ഹിരണ്യഗർഭന്റെ വാസസ്ഥാനമായ ബ്രഹ്മലോകത്തെ എടുക്കാമെന്നും പറയുന്നുണ്ട്. തസ്മാത് പരയോ പരമാത്മാ ഈഷണ കർമ്മഭൂത, അതിൽ നിന്നും പരമായിരിക്കുന്ന പരമാത്മാവ്, ആ പരമാത്മാവനാണ് ദർശനീയനായിരിക്കുന്ന, ജ്ഞാനത്തിന് വിഷയമായിരിക്കുന്ന, ജ്ഞേയമായിരിക്കുന്ന പരബ്രഹ്മം. സയവ അവിദ്യാനേവി കർമ്മഭൂത ഇതി ഗമ്യതേ. അതുകൊണ്ട് ആ പരമാത്മാവ് തന്നെയാണ് അഭിധ്യാനത്തിനും വിഷയമായിരിക്കുന്നത്, ഉപാസനയിൽ വിഷയമായിരിക്കുന്നത് ആ നിർഗുണ പരബ്രഹ്മം തന്നെയാണ്. കൊണ്ടുകൂടെ പറയുന്നു, പരപുരുഷ ശബ്ദസ്യ പരമാത്മനി മുഖ്യത്വ, പരപുരുഷൻ എന്ന് പറയുന്ന ശബ്ദങ്ങൾ മുഖ്യമായും പരമാത്മാവിനെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ആ പരമാത്മാവിനെയാണ് ഉപാസിക്കേണ്ടത്. ഹിരണ്യകർ ഭൂവാസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇവിടെ അതല്ലെന്നാണ് പറയുന്നത്. കാരണം ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു വലിയ വിഷയമുണ്ട്. ഹിരണ്യ ഗർഭനെ ഉപാസിച്ചാലും കൊള്ളാം, പരബ്രഹ്മത്തെ ഉപാസിച്ചാലും കൊള്ളാം, എന്തായാലും നമ്മളിപ്പോൾ ഇതിനൊന്നും ഇല്ല എന്ന് ചിലരുടെ മനസ്സിൽ തോന്നും. അതുകൊണ്ടാണ് പറയുന്നത് അത്തരം വ്യത്യസ്തങ്ങളായ ഉപാസനകളും അനുഷ്ഠാനങ്ങളുമൊക്കെ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ അവിടെ ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്, നമുക്ക് ഇതിനൊന്നും പ്രാധാന്യമില്ല. പക്ഷെ ഇത് അറിഞ്ഞിരിക്കുന്നു. ശ്രുതിയുടെ പരമമായ താല്പര്യം എന്താണ് എന്ന് ഗ്രഹിക്കണമെങ്കിൽ ഈ വ്യത്യാസങ്ങളെല്ലാം ഗ്രഹിച്ച് ഇതല്ല എന്ന് മനസ്സിലാക്കണം. പരംപുരുഷം ഇതിജ വിശേഷണം പരമാത്മ പരിഗ്രഹേവ അവകല്പതേ. ഇവിടെ പരംപുരുഷം ഈക്ഷതേ എന്ന് പറയുന്നു. അത് പരംപുരുഷം ഈക്ഷതേ എന്ന് പറഞ്ഞാൽ അത് നിർഗുണം ബ്രഹ്മത്തിലെ യോഗിക്കത്തുള്ളൂ. എന്ന് പറയുന്ന പരംപുരുഷം ഇതിജ വിശേഷണം പരമാത്മ പരിഗ്രഹ ഏവ അവകല്പതേ. പരോഹി പുരുഷ പരമാത്മേവ ഭവതി. പരപുരുഷൻ എന്ന് പറയുന്നത് പരമാത്മാവ്. എന്തുകൊണ്ട് യസ്മാത് പരം കഴിഞ്ഞ് തന്നെ അതിനപ്പുറം വേറെ സ കഷ്ട സ പരാഗതി എന്നെല്ലാം പറയുന്നു. അതുകൊണ്ട് അതിനപ്പുറം വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് പുരുഷ എന്ന പരം കിഞ്ചിത് സ കഷ്ട സ പരാഗതി. ആ പുരുഷനിൽ നിന്ന് പരമമായിട്ടൊന്നും തന്നെ ഇല്ല. സ കഷ്ട അതാണ് കഷ്ട അതാണ് പരമമായ ഗതി. ഇതിന്റെ ശ്രുതി എന്തര എന്ന് വേറെ ശ്രുതിയിലും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത്, നിർഗുണ ബ്രഹ്മമാണ് ഉപാസ്യമായിരിക്കുന്നത്. ശ്രുതി എന്താ, പരം ച അപരം ച ബ്രഹ്മ യഥോങ്കാര ഇത് വിഭജ്യ അനന്തരം ഓങ്കാരേണ പരംപുരുഷം അവിദ്യാദവ്യം ബ്രുവൻ പരമേവ ബ്രഹ്മ പരംപുരുഷം ഗമേതി. അവിടെ പറയുന്നുണ്ട് പരം ച അപരം ച ബ്രഹ്മ യഥോങ്കാര. ഓങ്കാരം എന്ന് പറഞ്ഞത് രണ്ടുമാകാം. എന്തൊക്കെ? പരബ്രഹ്മവും അപരബ്രഹ്മവും, ഹിരണ്യഗർഭനും നിർഗുണ ബ്രഹ്മവും, രണ്ടു ഓങ്കാരമാണ്. ഇങ്ങനെ വിഭജിച്ചിട്ട് ഓങ്കാരത്തെ രണ്ടാക്കുന്നു. പരബ്രഹ്മവും ഓങ്കാരമാണ്, അപരബ്രഹ്മവും ഓങ്കാരമാണ് എന്ന് വേർതിരിച്ചതിന് ശേഷം അനന്തരം ഓങ്കാരേണ പരംപുരുഷം അവിധ്യാതവ്യം. ഓങ്കാരത്തിലൂടെ നിർഗുണ ബ്രഹ്മത്തെയാണ് ധ്യാനിക്കേണ്ടത്. ഇതി ബ്രുവൻ എന്ന് പറയുന്ന ശ്രുതി പരമേവ ബ്രഹ്മം പരംപുരുഷം ഗമേ. പരംപുരുഷൻ എന്ന് പറയുന്നത് നിർഗുണ ബ്രഹ്മത്തെയാണെന്ന് ബോധിപ്പിക്കുന്നു. അപ്പോ ഇവിടെ ഉപാസ്യമായിരിക്കുന്നത് പരബ്രഹ്മമാണെങ്കിൽ പിന്നെ പരബ്രഹ്മം ജ്ഞേയം എന്ന് പറയുന്നത് എങ്ങനെ? അതിന് സമാനമാണ് അടുത്ത് പറയുന്നത്. യഥാപാദോദ്രഹ ത്വച വിനിർമുച്ചതേ ഏവം ഹ വൈസ പാത്മന വിനിർമുച്ചതേ. ഉപാസനെ കുറിച്ച് പറയുന്നു, ഈ പരബ്രഹ്മത്തെ ഉപാസിക്കുന്നവൻ ഇവിടെ തന്നെ ഈ സന്ദർഭത്തിൽ തന്നെ പിപ്പലാദൻ ഉപദേശിക്കുന്ന ഇവിടെ തന്നെ പ്രശ്നോപനിഷത്ത് സർപ്പം എങ്ങനെയാണോ അതിന്റെ പടത്തെ തൊലിയെ ഉപേക്ഷിക്കുന്നു, അതുപോലെ ഉപാസകൻ പാപത്തിൽ നിന്നും മുക്തനായിത്തീരുന്നു. ആ പാപമുക്തിയിൽ നിന്നുള്ള ഫലം എന്ന് വെച്ചാൽ അവിദ്യ അവിദ്യ കാര്യങ്ങളിൽ നിന്നുള്ള മുക്തിയിൽ നിന്നുള്ള ഫലം എന്ന് പറയുന്നത് നിർഗുണ ബ്രഹ്മ ഉപാസനയിലൂടെ സാധ്യമാണ്. ഇത് പാപ വിനർമോഹ ഫലവത്വം പരമാത്മാനം ഇഹ അഭിധ്യാതമേ സൂചയിരി. അതുകൊണ്ട് നിർഗുണ ബ്രഹ്മത്തെ ആണ് ഉപാസിക്കേണ്ടതെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. അതേ ദുഃഖം പരമാത്മാഅഭിധ്യായനോ ദേശ പരിച്ഛിന്ന ഫലം വിദ്യദേരി. ആദ്യം പൂർവക്ഷി പറഞ്ഞു തുടക്കത്തിൽ. അങ്ങനെ നിർഗുണ ബ്രഹ്മത്തെയാണ് ഉപാസിക്കുന്നതെങ്കിൽ പിന്നെ ആദിത്യ ലോകത്ത് ചെല്ലുക, പിന്നെ അവിടെ നിന്ന് മുക്തരാകുക, സാമ അവിടെ എത്തിക്കുന്നു എന്നെല്ലാം പറയുന്നത് എങ്ങനെ ശരിയാകും? ദേശപരിച്ഛിന്നമായ ഫലം എങ്ങനെ യോജിക്കും? കാരണം നിർഗുണ ബ്രഹ്മത്തെ അറിയുന്നവന് സദ്യോഭുക്തിയാണ് ഫലമായി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ബ്രഹ്മലോകത്തിൽ പോകുന്നു എന്നാണ്. അതെങ്ങനെ ശരിയാകുമെന്നാണ്? അതേ ദുഃഖം പരമാത്മാഅഭിധ്യായനഹ ന ദേശപരിച്ഛിന്ന ഫലം വിജ്ജതേ. ദേശപരിച്ഛിന്നമായ ഫലം അതെങ്ങനെ ശരിയാകും? അത്ര ഉച്ചതേ ത്രിമാത്രേണ ഓങ്കാര അവലംബനേന പരമാത്മാനം അഭിധ്യായത ഫലം ബ്രഹ്മലോകപ്രാപ്തി. അപ്പൊ ഈ നിർഗുണ ബ്രഹ്മത്തെ ഓം എന്നുള്ള മന്ത്രത്തിലൂടെ ഉപാസിക്കുന്നവൻ, അതും ത്രിമാത്രേണ, ഏകമാത്രത്തിന്റെ ഫലം വേറെ, ദ്വിമാത്ര ഉപാസനയുടെ ഫലം വേറെ. ശ്രുതി പറയുന്നതനുസരിച്ച് ത്രിമാത്ര ഉപാസനയുടെ ഫലമായി ബ്രഹ്മലോകപ്രാപ്തിയാണ് ശ്രുതി പറയുന്നു. അപ്പൊ നിർഗുണ ബ്രഹ്മത്തെ ഉപാസിച്ചാലും ഫലം ബ്രഹ്മലോകപ്രാപ്തിയാണ്. സഗുണ ബ്രഹ്മത്തെ ഉപാസിച്ചാലും ഫലം ബ്രഹ്മലോകപ്രാപ്തിയാണ്. രണ്ടിനെയും ഫലം ഒന്ന് തന്നെ. എന്നാൽ നിർഗുണ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവന് അല്പം കൂടി ഫലമുണ്ട്. എന്താണ്? ക്രമേണച സമ്യക് ദർശന ഉത്പത്തി രീതി ക്രമമുക്തി അഭിപ്രായം ഏതദ് ഭവിഷ്യതി ഇത്യദോഷ. നിർഗുണ ബ്രഹ്മം ജ്ഞേയമാണെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് ഉപാസിക്കേണ്ടതല്ല, അറിയേണ്ടതാണ്. അവൻ ഉപാസിച്ചിട്ട് കാര്യമില്ല. എന്താ അത് ന്യായമെന്ന് പറയുന്ന കാരണം? സദ്യോമുക്തിയെ കാംക്ഷിക്കുന്നവൻ, തത്വജ്ഞാനം കൊണ്ടുള്ള മുക്തിയാണ് ഒരാൾ കാംക്ഷിക്കുന്നതെങ്കിൽ അയാൾ തത്വത്തെ അറിഞ്ഞാൽ മതി. തത്വത്തെ അറിഞ്ഞതിനപ്പുറം അയാൾക്ക് അനുഷ്ഠിക്കാനൊന്നുമില്ല. തത്വജ്ഞാനത്തോടുകൂടി തീർന്നില്ല. ഒരാൾ പറയുന്നുണ്ട്, ഞാൻ എനിക്ക് തത്വത്തെ അറിഞ്ഞാൽ പോരാ, എന്നെ എനിക്ക് തത്വത്തെ ഉപാസിക്കണം, ധ്യാനിക്കണമെന്ന് പറയണം. അങ്ങനെയാണല്ലോ പലരും ധരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്, ആദ്യം എന്താണ് ആത്മാവെന്ന് അറിയണം, പിന്നെ ആത്മാവിനെ ധ്യാനിക്കണം എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ വ്യക്തമാകുന്ന ഒരു കാര്യം എന്താണ്? ഒരാൾ പരബ്രഹ്മത്തെ അറിയുന്നു, പക്ഷേ അറിവ് അവന് കൃതാർത്ഥതയെ കൊടുക്കുന്നില്ല, കൃതകൃത്യതയെ കൊടുക്കുന്നില്ല. അവന് തോന്നുന്നു ഇനി എന്തോ ബാക്കിയുണ്ട് ചെയ്യാൻ. അറിഞ്ഞതിന് ശേഷം കൃതകൃത്യത ലഭിക്കാതെ അവൻ എന്ത് ചെയ്യുന്നു? പിന്നെ ധ്യാനിക്കുന്നു. അവനെന്താ ധരിച്ചിരിക്കുന്നത്? അറിഞ്ഞതല്ല സാക്ഷാത്കാരം. പിന്നെയോ ഉപാസന ആണെങ്കിൽ ധ്യാനത്തിലൂടെയാണ് ഇനി ഞാൻ സാക്ഷാത്കരിക്കേണ്ടത് എന്ന്. അങ്ങനെ ധ്യാനിക്കുന്നവൻ, നിർഗുണ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവൻ, അപ്പൊ അവന് പ്രാപിക്കേണ്ടതായിട്ടൊന്നും ഇനി ഉണ്ട്. ഇനി ഒന്നും പ്രാപിക്കാനില്ലെങ്കിൽ കൃതകൃത്യനായി. നേരത്തെ പറഞ്ഞല്ലോ, ഫലം എന്ന് പറയുന്ന ഭാവനയ്ക്കനുസരിച്ചിട്ടാണ്. എന്ത് ഭാവന ചെയ്യുന്നു ആ ഫലം? ഇനി ഒരു പ്രാപ്തിയെ ബ്രഹ്മത്തെ ബോധിച്ചു പോരാ, ബ്രഹ്മവുമായിട്ട് നേരിട്ടൊന്നും ഏറ്റുമുട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഇവൻ അഭ്യാസം ചെയ്യുന്നത്. ധ്യാനം പറയുന്നു. അങ്ങനെ ഒരു ഭാവനയോടുകൂടി അഭ്യാസം ചെയ്തു കഴിഞ്ഞാൽ ഭാവനയ്ക്ക് ഫലം ഉണ്ടായാലേ പറ്റും. കാരണം എന്താണ് ബ്രഹ്മബോധം, പരമാർത്ഥ ബോധം എന്നുള്ളതിൽ വന്ന ന്യൂനതയാണ് ഇവനെ വീണ്ടും അഭ്യാസത്തിന് പ്രേരിപ്പിക്കുന്നത്. സമ്യക് ജ്ഞാനം അവിടെ അവനും ഉണ്ടായില്ല, എന്നാൽ ബ്രഹ്മബോധം ഉണ്ടായതാണ്. അപ്പൊ ആ സമ്യക് ബോധത്തിന്റെ കുറവ് കൊണ്ടാണ് ഒരാൾ വീണ്ടും സമ്യക് ബോധം ഉണ്ടായാലെന്താ, അയാൾ കൃതകൃത്യം അയാൾക്ക് ചെയ്യാനൊന്നും ശേഷിക്കുന്നില്ല, കർത്തവ്യമായി ഒന്നും തന്നെ ശേഷിക്കുന്നില്ല, ശേഷിക്കുന്ന പ്രാരബ്ധം മാത്രം. പ്രാരബ്ധത്തിൽ എന്ത് വരുന്നു, അത് കർത്തവ്യമല്ല, എന്തനുഷ്ഠാനമല്ല. ഇത് അതിനെക്കുറിച്ചല്ല പറയുന്നു. ഇപ്പൊ ചോദിക്കും, പ്രാരബ്ധമായ ഒരാൾ ശ്രവിക്കത്തില്ലേ, മനനം ചെയ്യത്തില്ലേ, ധ്യാനിക്കത്തില്ലേ, അതല്ല പറയുന്നു. കർത്തവ്യ ബുദ്ധിയോടുകൂടി ഈ തത്വത്തെ ഗ്രഹിച്ചതിന് ശേഷം ഒരുവൻ ധ്യാനിച്ചു കഴിഞ്ഞാൽ, ഉപാസിച്ചു കഴിഞ്ഞാൽ ഫലം എന്താണ്? അഭിധ്യായത അവനെല്ലാ നിഷ്ഠകളോടുകൂടി അഹിംസ, സത്യം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, സന്യാസം തുടങ്ങിയ എല്ലാ നിഷ്ഠകളോടുകൂടി അവൻ ഉപാസിച്ചു കഴിഞ്ഞാൽ, ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്ത് ചെയ്യുന്നു? ബ്രഹ്മലോക പ്രാപ്തി ഫലം. ഒരു സംശയം വേണ്ട, അവൻ എന്തിനാണോ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനവൻ പ്രാപിക്കും. അവൻ എവിടെ എത്തിച്ചേരും? ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരും. ഏത് വഴി എന്ന് ചോദിച്ചാൽ കൃത്യമായി എനിക്ക് വഴി പറയാൻ പറ്റത്തില്ല. ഇവിടെ ശ്രുതിയിൽ ചിലയിടത്തൊക്കെ വഴികൾ പറയുന്നുണ്ട്. എന്തായാലും ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരും. എന്തുകൊണ്ട്? അവൻ സമ്യക് ജ്ഞാനത്താൽ കൃതകൃത്യനായില്ല, കൃതാർത്ഥനായില്ല. ജ്ഞാനമാണ് കൃതാർത്ഥതയെ കൊടുക്കുന്നത്. കൃതാർത്ഥ എന്ന് പറയുന്നത് എന്താ? മുക്തി. അപ്പൊ ആ ജ്ഞാനം കൃതാർത്ഥതയെ കൊടുക്കാത്തതുകൊണ്ട് അവൻ അഭ്യാസം തുടരുന്നു. അത് അവന്റെ ബോധത്തിൽ വന്ന ന്യൂനതയാണ്. അതാണ് പറയുന്നത് ജ്ഞാനത്തിൽ ദൃഢതയില്ല. അപ്പൊ ദൃഢത എന്ന് പറയുമ്പോൾ അങ്ങനെ തിരിച്ചില്ല. ദൃഢപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചുറപ്പിച്ചു വയ്ക്കുക, അവൻ കെട്ടി ബലപ്പെടുത്തി വയ്ക്കുക, ഇടിച്ചുറപ്പിക്കുക, അതൊന്നുമല്ല ദൃഢത എന്ന് പറയും. നമ്മുടെ മനസ്സിൽ ദൃഢത എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങൾ വരും. ജ്ഞാനം ദൃഢമാകണം, നല്ല ഉറപ്പ്, നല്ല മസിലൊക്കെ വേണം ജ്ഞാനത്തിൽ. അതല്ല ദൃഢത എന്ന് പറയുന്നത്, എന്റെ വ്യക്തത, അതാണ് ദൃഢത എന്ന് പറയുന്നത്. ജ്ഞാനത്തെ സംബന്ധിച്ച് അല്ല വേറെ ജ്ഞാനത്തിൽ ദൃഢതയൊന്നും വരാനില്ല. എന്തുകൊണ്ട്? ജ്ഞാനം ഏകരസ ഏക സ്വഭാവമാണ്. സൂര്യന്റെ പ്രകൃഷ്ടമായ പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ഒന്നുമില്ല, മേഘങ്ങളൊന്നും വന്ന് മറഞ്ഞിരിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ആ വ്യക്തത ഇല്ലാതെ വരുമ്പോൾ ഒരുവൻ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ തന്നെ സംസ്കാരം കൊണ്ടോ അല്ലെങ്കിൽ ബ്രഹ്മലോക പ്രാപ്തിക്കുള്ള ആഗ്രഹം കൊണ്ടോ അവൻ നിർഗുണ ബ്രഹ്മത്തെ തന്നെ ധ്യാനിക്കുന്നു. ധ്യാനിച്ചാൽ ബ്രഹ്മലോക പ്രാപ്തി ആണ് അതിന്റെ ഫലം. ഇതിനെയാണ് പറയുന്നത് അവസാനം സ്വാമി ഉച്ചി കൂടി പൊട്ടി മേലോട്ട് പോയി, ശിഷ്യന്മാരെല്ലാം വളഞ്ഞിരുന്ന് നോക്കിക്കൊണ്ടിരിക്കും, ഏത് വഴിയാ പോകുന്നത്, ഉച്ചി കൂടിയാണോ പോകുന്നത്. തത്വജ്ഞാനിക്ക് അങ്ങനെ പോക്ക് വരവൊന്നുമില്ല, മറിച്ച് അതുകൊണ്ട് അവസാന സമയത്ത് എഴുന്നേറ്റിരുന്നാരും ധ്യാനിച്ചുകളായിരുന്നു, അബദ്ധമായിപ്പോയി ചിലപ്പോൾ. അതുവരെ ബ്രഹ്മത്തേക്കെ അറിഞ്ഞിട്ട് അവസാനം പത്മാസനത്തിൽ കയറി ഇരുന്നുകളായിരുന്നു. അടുത്തിരിക്കുന്ന ശിഷ്യന്മാരുടെ ഒന്നും പറയരുത്, എന്നെ പിടിച്ചെടുത്ത് ഞാനിന്ന് ധ്യാനിക്കട്ടെ, അബദ്ധമായിപ്പോ. ഇരുന്ന് ചത്താലും കിടന്ന് ചത്താലും ഒക്കെ ഒന്ന് തന്നെ, നിന്ന് ചത്താലും പ്രശ്നമൊന്നുമില്ല. തത്വജ്ഞാനം എന്ന് പറയുന്നത് അതിനെയൊന്നും ആശ്രയിച്ചിട്ടല്ല, അതിനെ സമാധി എന്ന് പറയണമെന്നുമില്ല. ചത്തെന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, സ്വാമി ചത്തുപോയി എന്ന് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. പിന്നെ മറ്റേ ഒരു ഭംഗി വാക്കുകളാണ് ആലങ്കാരികം. ആന ചരിഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാമി സമാധിയായി, വിശേഷിച്ചൊന്നുമില്ല, ആന ചരിഞ്ഞെന്ന് പറയും പോലെ ഉള്ളു അത്. മറിച്ച് നിർഗുണ ഉപാസകനാണെങ്കിൽ അത് അർത്ഥമുണ്ട്. എന്താണ് ബ്രഹ്മലോകപ്രാപ്തി? പിന്നെ അവിടെ ചെന്നു കഴിഞ്ഞാലോ, ഇത്രയും പാടുപെട്ട് അവിടെ ചെന്നു കഴിഞ്ഞാൽ പറയുന്നു, ക്രമേണച്ച സമ്യക് ദർശന ഉത്പത്തി. അവിടെ ചെല്ലുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് ഇതൊക്കെ അബദ്ധമായിപ്പോയെന്ന്. അപ്പോഴാ തെളിച്ചം, ബുദ്ധിക്ക് തെളിച്ചം ഉണ്ടാകും. സമ്യക് ദർശന ഉത്പത്തി എന്ന് പറയുന്നത് അവിടെയാണ് സമ്യക് ദർശനം ഉണ്ടാകുന്നത്. അത് ഇവിടെ വെച്ച് തന്നെ ഉണ്ടായ സംഗതി വളരെ എളുപ്പം. അത് അവിടെ ഉണ്ടാകണം. സമ്യക് ദർശന ഉത്പത്തി, സമ്യക് ദർശനം അവിടെ ഉണ്ടാകും. എന്ന് വെച്ചാൽ ഇത് പോകാനും വരാനും എന്നുള്ള കാര്യങ്ങളല്ല, ഇത് നിത്യപ്രാപ്തമാണ്, അപ്രാപ്ത പ്രാപ്യമല്ല. പ്രാപ്യമായതിനാണ് ഞാൻ പ്രാപിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ശരിയായ ബോധം അവിടെ ഉണ്ടാകുന്നു, അവിടെ കൃതകൃത്യത അനുഭവിക്കുന്നു. ഇതൊക്കെ ഇതിനൊക്കെ ശ്രുതിയാണ് പ്രമാണം, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇങ്ങനൊരു ബ്രഹ്മലോകമുണ്ടെന്നും നമുക്കിപ്പോൾ ഇതൊക്കെ പോയി അവിടെ പോയി കണ്ടിട്ട് തിരിച്ചു വന്നിരുന്നു ഇത് വിശദീകരിക്കാനൊന്നും പറ്റത്തില്ല. വേദം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ പോകും, അവിടെ ചെല്ലും. സമ്യക് ദർശന ഉത്പത്തിരുതി ക്രമമുക്തി അഭിപ്രായം ഏതത് ഭവിഷ്യതി. ക്രമമുക്തി ആശ്രയിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. എങ്ങനെ? പരംപുരുഷം അവിദ്യായീത, പരംപുരുഷം ഈക്ഷതേ എന്ന് പറയുന്നതിലൊന്നും ദോഷമില്ല. എന്തുകൊണ്ട്? ഒന്ന്, അത് അധികാര ഭേദമനുസരിച്ച് പറയുക. നിർഗുണ ബ്രഹ്മത്തെ ഉപാസിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിന് എന്താണ്? അത് ജ്ഞേയമാണ്, അത് അറിയേണ്ടതാണ്. അറിയേണ്ടതിന് പകരം അതിനെ ഉപാസിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞു. ആ ഉപാസകൻ, ഉപാസനയുടെ ഫലമായി ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരാൻ പറ്റും. അതൊരു വലിയ കാര്യമാണ് ഒരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം. അത് ഈ ലോകത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് വേറെ ലോകത്തിൽ പോകുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. സ്വാമിയാർ ഇവിടെ നിന്ന് അമേരിക്കയിൽ പോകും പോലെ ഈ ലോകത്തെ അപേക്ഷിച്ച് വേറെ ലോകത്തിൽ പോയി കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നല്ലതാണ്. അത്തരത്തിലൊരു വ്യത്യാസമുണ്ട്. അതികവിഞ്ഞ് തത്വനിഷ്ഠയെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസമൊന്നുമില്ല. സമ്യക് ദർശനം തന്നെ അവിടെ ചെന്നാലും ഉണ്ടാവണം. അവിടെ ഈ സമ്യക് ദർശനം ഉണ്ടായിട്ട് ക്രമമുക്തി എന്ന് പറയുന്നു. അപ്പൊ ക്രമമുക്തിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഇത് കാര്യം ഇതാണ്. ഇനി സഗുണ ബ്രഹ്മ ഉപാസനയുടെ ഫലവും ഇത് പറയുന്നുണ്ട്. സഗുണ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവനും അവിടെ എത്തിച്ചേരുന്നു. അവിടെ എത്തിച്ചേർന്നിട്ട് അവിടെ ഹിരണ്യഗർഭനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കും. അവിടെ ജ്ഞാനമുണ്ടാകുന്നു. ജ്ഞാനമുണ്ടായി മുക്തിയെ പ്രാപിക്കുന്നു. ആ ബ്രഹ്മഭുവനാ ലോക പുനരാവൃത്തിനോർച്ച് അർജുന ഗീതി പറഞ്ഞല്ലോ. അതുവരെ ഉള്ള ലോകങ്ങളിൽ പോയാൽ തിരിച്ചു വരും, അവിടെ പോയാൽ തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞ ഇതാണ്. പിന്നെ അവിടെയും തിരിച്ചു പോയാൽ തിരിച്ചു വരുമെന്ന് പറയുന്ന സ്ഥലങ്ങളും ഉണ്ട്. അതെന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്? എന്താണ്? അവിടെ നിർഗുണ ഉപാസകനാണെങ്കിൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ അയാൾക്ക് സമയജ്ഞാനം ഉണ്ടാവും. കാരണം ബാക്കി അയാൾ അവശേഷിച്ചിരുന്ന കർമ്മവും തീർന്നു. ഉപാസന എന്ന് പറയുന്ന കർമ്മമാണ്, അതും അവസാനിച്ചു. അയാൾ മുക്തനായി, കൃതകൃത്യനായി അവിടെ അനുഭവിക്കുന്നു. അപ്പോൾ ക്രമമായി മുക്തി സംഭവിക്കുന്നു. അപ്പോൾ അവിടെ ബ്രഹ്മദാനത്തിൽ പറഞ്ഞു, എന്താണ് പ്രാണന്റെ ഉത്ക്രമണം അവിടെ സംഭവിക്കുന്നു. സദ്യമുക്തിയിൽ പ്രാണന്റെ ഉത്ക്രമണം സംഭവിക്കുന്നില്ല, ക്രമമുക്തിയിലാണെങ്കിൽ ഉത്ക്രമണം സംഭവിക്കുന്നു. ഇത് വ്യക്തമായി ധരിച്ചിരിക്കണം. ശാന്തി ശാന്തി ശാന്തി.